ആത്മവിശുദ്ധിക്ക് വേണ്ടി. യോഗത്തെ എങ്ങനെ അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞു. ആദ്യം ഇവിടെ ഇരിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. നിശ്ചലമായ ചലനമറ്റ ഒരിരിപ്പ്, ദൃഷ്ടി പോലും ചലിക്കാതെ. അത് ബാഹ്യമായി ശരീരത്തിന്റെ പ്രാണന്റെ നിശ്ചലത. അത് കഴിഞ്ഞ് പറയുന്നത് എന്താണ് അടുത്ത്? പ്രശാന്താത്മാവിഗതഭീർ ബ്രഹ്മചാരിവൃതേ സ്ഥിതഃ മനഃ സംയമ്യമചിത്തോ ആസീതമപ്പരഃ. ഇവിടെ പറയുന്ന കാര്യങ്ങൾ കുറഞ്ഞ പക്ഷം ധ്യാനിക്കുന്ന സമയത്തെങ്കിലും ഒരാൾക്ക് വേണ്ടതാണ്. അതങ്ങനെ പറയാൻ കാരണം, ഈ പറയുന്ന കാര്യങ്ങൾ സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം ധ്യാനം എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊരു കാലത്ത്, പ്രത്യേകിച്ച് ഒരു സമയത്ത് അനുഷ്ഠിക്കേണ്ടുന്ന ഒരു കർമ്മമായി ഇരിക്കുമ്പോഴാണ്. സഹജമായ ധ്യാനത്തെക്കുറിച്ചല്ല, അതാണ് ഉത്തമം. പക്ഷേ അതെല്ലാവർക്കും സാധ്യമല്ല. കാലദേശ അവസ്ഥയെ അപേക്ഷിക്കുന്നതായ ധ്യാനം, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വേണ്ടുന്ന കാര്യങ്ങൾ അതേവ ഉത്തര ഉത്തമ ഫലപ്രാപ്തയെ. അപ്പോൾ ധ്യാനത്തിന് ഉത്തമമായ ഫലം ഉണ്ടാകണമെങ്കിൽ അതെങ്ങനെ ചെയ്യണം? ആദ്യം പറയുന്ന യോഗി ധ്യായി കിഞ്ച, അതിനുവേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഉത്തമമായ ഫലത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വരുന്നത്. അവിടെ എന്താണ് വിശേഷിച്ച് വേണ്ടത്? അതുകൂടി പറയുന്നു. പ്രശാന്താത്മ പ്രകർഷേണ ശാന്ത ആത്മാ അന്തക്കരണ യസ്യ സ്വയം പ്രശാന്താത്മ. അത് മുഖ്യമായ ഒരു കാര്യമാണ്. പ്രശാന്താത്മ പ്രകർഷേണ ശാന്ത ആത്മ അന്തക്കരണ യസ്യ. ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പ്രകർഷമായ, അതായത് മനസ്സ് എത്രമാത്രം ശാന്തമാകാമോ അത്രമാത്രം മനസ്സ് ശാന്തമായിരിക്കുക, പ്രശാന്താത്മാവായിരിക്കുന്നത് എന്ന് പറയുന്നതാണ്. ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാളുടെ മനസ്സ് ശാന്തമായിരുന്നാൽ മാത്രമേ അയാൾക്ക് ധ്യാനിക്കാൻ കഴിയത്തുള്ളൂ. അശാന്ത മാനസ പറയും, ഉപനിഷത്തിൽ പറയും, അശാന്ത മാനസ്സിന് ഇത് സാധ്യമല്ല. മനസ്സ് ക്ഷിപ്തമായിരിക്കുന്നു, അതാണ് മനസ്സിന്റെ അശാന്തി. സ്വാഭാവികമായി തന്നെ മനസ്സ് ക്ഷിപ്തമാണ്. അത് അതതിന്റെ സഹജമായൊരു സ്വഭാവമാണ്. അത് കൂടാതെ നമ്മുടെ സാഹചര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ ചിന്തകളുണ്ടോ, മനസ്സ് കൂടുതൽ ക്ഷോഭിക്കുന്നു. അതാണ് മനസ്സിന്റെ ശാന്തി. കൂടുതൽ അത് ക്ഷിപ്തമായി തീരുന്നു, മനസ്സിന് പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. ആ ഒരു സന്ദർഭത്തിൽ ധ്യാനിക്കാൻ ശ്രമിച്ചാൽ വിജയിക്കത്തില്ല. മനസ്സിന് സഹജമായി വരുന്ന ക്ഷോഭത്തെ അതിനെ ഒന്ന് തടഞ്ഞ്, മനസ്സിന്റെ സഹജമായ ക്ഷോഭം എന്ന് പറയുന്നത് മനസ്സിന്റെ പരിണാമമാണ്. മനസ്സിനെ കുറിച്ച് പറയുന്നത് ക്ഷണപരിണാമി എന്നാണ്. നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത് എന്താണോ അത് ചിത്തപരിണാമങ്ങളാണ്. അത് സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരിണാമമാണത് ചിത്തത്തിന്റെ. അതിനെ അവിടെ നിർത്തി ആ പരിണാമത്തിന് വിപരീതമാക്കണം. അവിടെ മുതലാണ് മനസ്സ് ശാന്തമാകുന്നത്. യോഗശാസ്ത്രത്തിൽ പറയും പ്രശാന്തവാഹിത എന്ന് പറയും ആ അവസ്ഥ. മനസ്സ് ബഹിർമുഖമായി പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ആ പരിണാമത്തെ ഒന്ന് നിർത്തി മനസ്സിനെ അന്തർമുഖമായി പരിണമിപ്പിക്കുക, അതാണ് മനസ്സിന്റെ പ്രശാന്തത എന്ന് പറയുന്നത്. അത് ധ്യാനത്തിന്റെ തയ്യാറെടുപ്പിന്റെ ആദ്യപടിയാണ്. ഇതിനെ സാഖ്യന്മാർ പറയും, സാഖ്യവും യോഗവും രണ്ടും ബന്ധപ്പെട്ട ശാസ്ത്രങ്ങൾ, പ്രതിപ്രസവം. പ്രസവം സൃഷ്ടിയാണ്. അത് ചിത്തം ചലിച്ചു തുടങ്ങണം, വിഷയോന്മുഖമായി ബാഹ്യദേശങ്ങളിലേക്ക് ചിത്തം ഇങ്ങനെ ചലിച്ചു തുടങ്ങും. അതത് അതിന് ചിത്രത്തിന് പ്രത്യേകിച്ച് അതിന് പരിശീലനം ആവശ്യമില്ല, സഹജ പ്രവൃത്തിയാണ്. ഇവിടെ ചിത്രത്തിനൊരു പരിശീലനം ആവശ്യമാണ്. അതിനെ ആത്മാഭിമുഖമാക്കുക, സാധാരണഗതിയിൽ ചിത്രത്തിന്റെ പരിണാമത്തിന് യോഗ ഭാഷയിൽ പറയുന്ന എന്താണ്, വിഷയ ഉപരാഗം എന്ന് പറയും. വിഷയോപരാഗം ചിത്തത്തിന് സംഭവിക്കുന്നു. അതായത് ആ ചിത്തം വിഷയങ്ങളെ ഇഷ്ടപ്പെടുന്നു, ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളെ അതിനോട് അതുകൊണ്ട് തന്നെ അങ്ങ് ബന്ധിക്കുകയും ചെയ്യുന്നു. അത് ഏതുപോലെ പറയും, ജലം നിമ്ന തലങ്ങളിലേക്ക് പ്രവഹിക്കുന്നത് പോലെ. ജലത്തിന്റെ ഒരു സ്വഭാവം ഉണ്ട്, എന്താണോ അത് താഴ്ന്ന തലങ്ങളിലേക്ക് പ്രവഹിച്ചുകൊണ്ടേ. ചിത്തത്തിനും അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അതിന്റെ ആ വിഷയ ഉപരക്തത അതിനെ നിമ്ന തലങ്ങളിലേക്ക്, താഴ്ന്ന തലങ്ങളിലേക്ക് അതിനെ പ്രവഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അത് വിഷയങ്ങളോട് ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. യോഗിയുടെ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ ആ നിമ്ന പ്രവണത, താഴ്ന്ന ഭാഗത്തേക്കുള്ള ഒരു പോക്ക്, അതിനെ ഒന്ന് തടഞ്ഞു നിർത്തി അതിനെ ആത്മാഭിമുഖമാക്കുക. അതിനുവേണ്ടി യോഗി എന്താണ് ചെയ്യുന്നത്? ചിത്തത്തിന് പുതിയ വിഷയങ്ങൾ അവിടെ വെച്ചുകൊടുക്കും. ചിത്തം അതുവരെ പരിചയിച്ചു വന്നിട്ടുള്ള വിഷയങ്ങൾക്ക് പകരം ചിത്തത്തിന് പുതിയ വിഷയങ്ങൾ മനസ്സിൽ കൊടുക്കുന്നു. ചിത്തത്തിന് അങ്ങോട്ട് ആകർഷിക്കുന്നു. ചിത്തം തിരിച്ച് പരിണമിക്കാൻ തുടങ്ങും ഉള്ളിലേക്ക്. അതാണ് മനസ്സിന്റെ അന്തർമുഖത എന്ന് പറയുന്നത്. അനാദികാലമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചിത്തപ്രവാഹത്തിന് തടയിട്ട് അല്ലൊരു പുതിയ ദിശയിലേക്ക് തിരിച്ചു വിടുന്നു. അതെങ്ങനെയാണ് ധ്യാനിക്കുന്നതും ചെയ്യുന്നത്? ചിത്തം കൊണ്ട് തന്നെ അത് ചെയ്യുന്നത്. ചിത്തത്തെ തിരിച്ച് പരിണമിപ്പിക്കുന്നത് ചിത്തം കൊണ്ട് തന്നെ. അതെങ്ങനെ സാധിക്കും? അതിന് യോഗത്തിന്റെ ഭാഷയിൽ പറയുന്നത് പ്രത്യാഹാരം എന്ന് പറയും. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ എന്താണ്? അവിടെ ചിത്തത്തിൽ പുതിയ വിഷയങ്ങൾ, ചിത്തത്തിന് സാധാരണ പരിചയമില്ലാത്ത പുതിയ വിഷയങ്ങളെ ചിത്തത്തിന് മുമ്പിൽ വയ്ക്കുക എന്നുള്ളതാണ്. ധ്യാനിക്കുന്നവൻ എന്താണ് ചെയ്യുന്നത്? ധ്യാനത്തെക്കുറിച്ചുള്ള ഭാവനകൾ, അവന്റെ ധ്യാനത്തെക്കുറിച്ചുള്ള ധാരണകൾ മനസ്സിൽ നിലനിർത്തുന്നു. ഇപ്പൊ ചിത്തത്തിന് ധ്യാനം എന്ന് പറയുന്ന വിഷയം പരിചയമില്ല. ചിത്തം ധ്യാനിക്കാറുണ്ട്. ചിത്തത്തിന്റെ സഹജമായ ധ്യാനം എന്ന് പറയുന്നത് എന്താണ്? അത് ഈ വിഷയപ്രവണതയാണ്, വിഷയങ്ങളോട് അത് താതാത്മ്യപ്പെട്ടു പോകുന്നതാണ്. അത് ചിത്തത്തിന്റെ ധ്യാനമാണ്. അപ്പോ പുതിയ ധ്യാനം ചിത്തത്തിന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചിത്തം തന്നെ. അതാണ് ചെയ്യുന്നത്. അപ്പൊ ധ്യാനത്തെക്കുറിച്ചുള്ള ആ ധ്യാനിക്കുന്നവന്റെ ഭാവന, ആ ഭാവന ദൃഢപ്പെടുന്നു, അതിനുറപ്പിക്കുന്നു. അത് ചിത്തത്തിന്റെ വിഷയമായി വരുന്നു. അപ്പോ ചിത്തം പിന്നിലേക്ക് തിരിച്ച് പരിണമിക്കാൻ തുടങ്ങും, അതിന്റെ ഉറവിടത്തിലേക്ക് പരിണമിക്കാൻ തുടങ്ങും. എവിടെ നിന്നാണോ ചിത്തം സ്പന്ദിക്കുന്നത്, ആ സ്പന്ദനത്തിന്റെ ഉറവിടത്തിലേക്ക് ചിത്തത്തിന്റെ പ്രതിപ്രസവം സംഭവിക്കും. അതിനെയാണ് പ്രശാന്തവാഹിത എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആ വിഷയ ഉപരക്തത, വിഷയ ഉപരാഗം അത് കുറയുന്നു, വിഷയബന്ധനം കുറയുന്നു. മെല്ലെ മെല്ലെ വിഷയങ്ങളിൽ നിന്നും അത് പിന്തിരിയുന്നു. അതിന് ധ്യാനിക്കുന്നവന്റെ മറ്റെല്ലാ സാധനങ്ങളും അതിന് ചിത്തത്തെ സഹായിക്കുന്നു. മുഖ്യമായി സഹായിക്കുന്ന എന്താണോ ധ്യാനിക്കുന്നവന്റെ ഭാവനയാണ് മുഖ്യമായി സഹായിക്കുന്നത്. അതിവിടെ രണ്ടു തരത്തിലാണ് ഇവിടെ പറയുന്നത്. ഗീതയിൽ ഇവിടെ ഇപ്പൊ പറയും എന്താണ്? മനസ്സംയമ്യ മച്ചിത്ത എന്ന് പറയും. ഇവിടെ മച്ചിത്തനായിരിക്കുക എന്ന് പറയും. ചിത്തത്തിൽ ആ മദ്ഭാവന അത് നിലനിർത്തുക, അതിനെ കൊണ്ടുവരിക. ഇവിടെ ഉപദേശിക്കുന്ന ആളാണ് പറയുന്നത്, ശ്രോതാവിനോട് പറയുന്നത് നീ മച്ചിത്തനായിരിക്കുക. അതൊന്നാണ് യുക്ത ആസീത മത്പര, മത്പരനായിരിക്കുക എന്ന് പറയുന്നു. ഇവിടെ മത്സ്യത്തനും മത്പരനുമായിരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ ആ ഭാവന കൊണ്ടുവരിക എന്നുള്ളതാണ്. മനസ്സിൽ അങ്ങനെ ഒരു ഭാവന വെച്ചു കൊടുക്കുക, മനസ്സിൽ അങ്ങനെ ഒരു ഭാവന നിലനിർത്തുക, മനസ്സ് അതിനെ പിന്തുടരട്ടെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ മത്സ്യത്തനായിരിക്കുക എന്ന് പറയുന്നത് എന്ത്? തന്നെ ധ്യാനിക്കുക എന്നല്ല പറഞ്ഞത്, അതും പറയുന്നുണ്ട്. അത് പിന്നീട് പറയും, പക്ഷെ ആദ്യം അതല്ല പറയുന്നു. ആദ്യം പറയുന്നത് മത്സ്യത്തനായിരിക്കുക. ഉപദേഷ്ടാവിനെ ധ്യാനിക്കാൻ പറയാണ്. ആരാണോ ധ്യാനത്തെ ഉപദേശിക്കുന്നത് ആ ഉപദേഷ്ടാവിന്റെ സ്വരൂപത്തെ. ഇവിടെ ആരാണ് ഉപദേശിക്കുന്നത്? ഭഗവാൻ തന്നെ. അപ്പോ ആ ഭഗവാനെ തന്നെ ധ്യാനിക്കുക ആദ്യം. അതതിന്റെ പ്രാരംഭമാണ്. മനസ്സിനെ ഈശ്വരഭാവന ശീലിപ്പിക്കുക, അതാണ് ധ്യാനത്തിന്റെ തുടക്കം. ആത്മഭാവനയെക്കുറിച്ചും പറയും. ആത്മഭാവനയല്ല ആദ്യം ചെയ്യേണ്ടത്, ഈശ്വരഭാവനയാണ്. ആരെയ ധ്യാനിക്കേണ്ടത്? തന്നെയല്ല, ഈശ്വരനെ ധ്യാനിക്കണം, ഭഗവാനെ ധ്യാനിക്കണം. അപ്പൊ ഈശ്വരഭാവന മനസ്സിൽ ആദ്യം വരുത്തുക എന്നുള്ളതാണ്. അതാണ് മനസ്സിനെ വിഷയഭാവനയിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഉപായം, ലളിതമായിട്ടുള്ള ഉപായം. എന്തുകൊണ്ടവിടെ ആത്മഭാവന ആയിക്കൂടാ, തന്നെ തന്നെ ധ്യാനിച്ചുകൂടാ? എന്തുകൊണ്ട് ഈശ്വരഭാവന എന്ന് പറയുന്നത്? കാരണം ആത്മഭാവന തുടക്കത്തിൽ അസാധ്യമാണ്. കാരണം ആത്മഭാവന എന്ന് പറയുന്നത് ഇപ്പൊ ചിത്തത്തിനുണ്ട്. ചിത്തത്തിന്റെ ആത്മഭാവന എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് അഹന്തയുടെ ധ്യാനമാണ്. ഒരു ജീവന്റെ എല്ലാ ദുഷിച്ച ഭാവനകളോടും കൂടിയ, എല്ലാ ദുഷിച്ച ഭാവങ്ങളോടും ചേർന്ന് നിൽക്കുന്ന ആ താൻ, ഞാൻ, അതിനെ ഈ ചിത്തം സദാ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിത്തത്തെ അഹം എന്നുള്ള ഭാവത്തെ പ്രത്യേകം പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ചിത്തം എപ്പോഴും ധരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഞാനെന്നാണ്. ഞാനെന്നുള്ള സങ്കല്പത്തിലാണ് ചിത്തം എല്ലാ പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ജീവന്റെ ഏറ്റവും പ്രകടമായിരിക്കുന്ന ഭാവമാണ് ഈ ചിത്തം, മനസ്സ്. ഞാൻ എന്ന് തുടങ്ങുന്നു ചിന്തിക്കാനും പ്രവർത്തിക്കാനും എല്ലാം. ആ ഞാനെന്ന് പറയുന്നതോ അഹന്ത, മമത, രാഗം, ദ്വേഷം, ഇതെല്ലാം ചേർന്നിരിക്കുന്ന ഒന്നാണ്. ഇപ്പൊ ധ്യാനിക്കുന്ന ഒരാൾ ആദ്യം തന്നെ ധ്യാനിച്ചു കഴിഞ്ഞാൽ അവന്റെ ധ്യാനത്തിന് വിഷയമായി തീരുന്നത് ഈ അഹന്തയും മമതയും രാഗദ്വേഷങ്ങളും എല്ലാം ചേർന്നിരിക്കുന്ന ഈ ചിത്തം തന്നെ ആയിപ്പോവും. ചിത്തം അന്യമായ ഒരു വിഷയത്തെ വിട്ടിട്ട് താനായിരിക്കുന്ന വിഷയത്തെ സ്വീകരിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് വലിയ പുരോഗതിയില്ല. കാരണം ചിത്തത്തിന് ആത്മാവിനെ അതിന്റെ സ്വച്ഛതയിലും തനിമയിലും ഒന്നും ഉൾക്കൊള്ളുന്നതിനുള്ള ശേഷിയില്ല. അത് രജസ്തമോ മാലിന്യങ്ങൾ കൊണ്ട് ദൂഷിതമാണ്. അങ്ങനെയുള്ള ഒരു ചിത്തത്തിന് ഇവിടെ തന്നെ ധ്യാനിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ധ്യാനിക്കുന്നത് തന്റെ സ്വരൂപമായിരിക്കുന്ന ആത്മാവിനായിരിക്കത്തില്ല. ഒരിക്കൽ ചിത്തത്തിനങ്ങോട്ട് ചെന്നെത്താൻ കഴിയത്തില്ല. അതിനു മുമ്പ് ആത്മഭാവനയ്ക്ക് തടസ്സമായിരിക്കുന്ന ഈ അഹന്തയും മമതയും എല്ലാം ചേർന്ന ഒരു ഭാവത്തെയായിരിക്കും ധ്യാനിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു എന്താണ്? മച്ചിത്തനാകുക എന്ന് പറഞ്ഞു. അല്ലാതെ തുടക്കത്തിൽ തന്നെ ഒരാൾ തന്നെ ധ്യാനിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായും അയാൾ ധ്യാനിക്കുന്നത് അഹന്തയായിരിക്കും. ഇവിടെ പറയും ആത്മാവിനെ ധ്യാനിക്കാൻ പറയും, അതൊരിക്കലും അഹന്തയുടെ ധ്യാനമല്ല. അസംസ്കൃത ചിത്തനായ ഒരുവൻ ധ്യാനം ശീലിക്കാൻ തുടങ്ങുമ്പോൾ അവനോട് അഹം ബ്രഹ്മാസ്മി എന്ന് ധ്യാനിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഉപദേശിച്ചാൽ, അവൻ ചെന്നെത്തി നിൽക്കുന്നതും അവൻ പരിശ്രമിക്കുന്നതുമെല്ലാം സ്വന്തം അഹന്തയിലായിരിക്കും. എന്തുകൊണ്ട്? അഹന്തയുടെ ശക്തമായ ആ സ്വാധീനത്തെ ഭേദിച്ച്, അതിനെ അതിക്രമിച്ച് ആത്മതലത്തിലേക്ക് എത്തുന്നതിന് ഉള്ള ക്ഷമത അവന്റെ ചിത്തത്തിനുണ്ടായിരിക്കത്തില്ല. അങ്ങനെ അഹന്തയെ അവൻ ധ്യാനിക്കുകയാണെങ്കിൽ, അഹം ബ്രഹ്മാസ്മി എന്നവൻ ധ്യാനിച്ചു കഴിഞ്ഞാൽ അവന്റെ മനസ്സ് ഈ പറയുന്ന പ്രശാന്തി ഉണ്ടാകത്തില്ല. ഇവിടെ പറയുന്നുണ്ടല്ലോ പ്രശാന്താത്മ, അത് മറ്റു വിഷയങ്ങളെ ധ്യാനിക്കുന്നതിന് സമം തന്നെയായിരിക്കും. ഇത്ര പണിപ്പെട്ട് ആസനസ്ഥൈര്യമെല്ലാം നേടി നിശ്ചലനായിരുന്ന ഒരുവൻ തന്റെ അഹന്തയെ ധ്യാനിക്കുന്നത് ഇതൊന്നും ചെയ്യാതെ വിഷയചിന്ത ചെയ്തുകൊണ്ടിരിക്കുന്നതിന് സമമായി തീരും, ശാന്തി വരത്തില്ല. എന്നുവെച്ചാൽ മനസ്സ് അന്തർമുഖമായി പരിണാമം അതിന് സംഭവിക്കത്തില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യാന്നുള്ളത്? ആ ശാന്തിക്ക് വേണ്ടിയിട്ട് ആ മനസ്സിന് സങ്കല്പിക്കാമെന്നുള്ളതിലും ഭാവന ചെയ്യാമെന്നുള്ളതിലും ഉദാത്തമായ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവനയെ മനസ്സിൽ നിലനിർത്തുക, അതാണ് ഈശ്വര ഭാവന. അഹന്താധ്യാനമല്ല. ഉപദേഷ്ടാവായിരിക്കുന്ന ഗുരുവിനെ കുറിച്ചുള്ള ഭാവന, ഈശ്വരനെ കുറിച്ചുള്ള ഭാവന, അതാണ് നമുക്ക് മനസ്സിന് സങ്കല്പിക്കാവുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ, മനസ്സിനെ ശീലിപ്പിക്കാവുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവന, മനസ്സിന്റെ ഊർധ്വമുഖമായ ഭാവന. അത് ഭാവന എന്നെന്തുകൊണ്ട് പറയാൻ പറയുന്നു? കാരണം ധ്യാനിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ ഒരു തത്വം, ഒരു ഭാവനയ്ക്ക് അപ്പുറം ഒരു യാഥാർത്ഥ്യമുണ്ട്. അവനതിനെ സാക്ഷാത്കരിച്ചിട്ടില്ല, അതുകൊണ്ട്. പക്ഷെ താത്വികമായി അവനറിയാം ഈശ്വര തത്വം എന്താണ്. അപ്പോൾ ഒരു ഭാവന ചെയ്യുന്നു, സർവജ്ഞനും സർവശക്തനും നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ളവനും സകല കല്യാണ ഗുണനിധിയുമായ ഒരു ഈശ്വരൻ, അങ്ങനെ ഒരു ഈശ്വരനെ ഭാവന ചെയ്യുന്നു. അങ്ങനെ ഒരു ഈശ്വര ഭാവന കൊണ്ട് മാത്രമേ ഈ മനസ്സിന് അതിന്റെ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ നിലയിൽ നിന്ന് ഉയരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിലയിൽ നിന്നുകൊണ്ട് അഹം ബ്രഹ്മാസ്മി എന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ മനസ്സ് ചെന്ന് നിൽക്കുന്നത് കേവലം അഹന്തയിൽ മാത്രമായിരിക്കും. കാരണം അതിന് ആ ഒരു തലമേ പരിചയമുണ്ട്. ആത്മാവിന്റെ ഔന്നത്യവും വിശുദ്ധിയും ഒന്നും ഉൾക്കൊള്ളുന്നതിനുള്ള പക്വത മനസ്സിന് വന്നിട്ടില്ല. അത് വരണമെങ്കിൽ മനസ്സിന് പരിചയമില്ലാത്ത മറ്റൊരു തലത്തെ മനസ്സിന് പരിചയപ്പെടുത്തി കൊടുക്കണം. അതാണ് ഈശ്വര ഭാവന. ഈശ്വരൻ അത് സാക്ഷാത്കൃതമായിട്ടില്ല, കേവലം ഒരു തത്വമാണ്. കേവലം ധ്യാനിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാവന മാത്രമാണെങ്കിലും ആ മനസ്സിന് ആ ഭാവന അതുവരെ അത് പരിചയിച്ചു വന്നിട്ടുള്ള ഭാവനകളെക്കാൾ ശ്രേഷ്ഠമാണ്, ഉദാത്തമാണ്, പുതുമയുള്ളതാണ്. അത്തരമൊരു മനസ്സിനെ, അത്തരമൊരു ഭാവനയിലേക്ക് മനസ്സിനെ ആദ്യം കൊണ്ടുവരിക. മച്ചിത്ത എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ മനസ്സിന്റെ പ്രതിപരിണാമം അതാരംഭിക്കുന്നു. മനസ്സ് അന്നുവരെ പരിചയിച്ചിട്ടില്ലാത്ത ഒരു തലത്തിലേക്ക് മനസ്സ് പ്രവേശിക്കുന്നു. മനസ്സിൽ ഈശ്വരീയമായ ഭാവന വരുന്നു. മനസ്സ് ഈശ്വരമയമായി തീരുന്നു. അതാണ് നേരത്തെ പറഞ്ഞത്, എന്താണ് ആത്മവിശുദ്ധയെ. ഒരുവന് വിശുദ്ധി, അവന്റെ ചിത്തത്തിന് വിശുദ്ധി വരണമെങ്കിൽ എന്ത് വേണം? അവൻ വിശുദ്ധിയെ ധ്യാനിക്കണം. എല്ലാ വിശുദ്ധി വരത്തില്ല. വിശുദ്ധി അവൻ ഭാവന ചെയ്യുന്നു. എന്തിനു ഭാവന ചെയ്യുന്നോ ചിത്തത്തന്മയമായി തീരും. അഹന്തയാണ് ഭാവന ചെയ്യുന്നതെങ്കിൽ അത് അങ്ങനെയായിത്തീരും. അതേസമയം ആ വിശുദ്ധിയാണ് ഭാവന ചെയ്യുന്നതെങ്കിൽ അത് തന്മയമായിത്തീരും, വിശുദ്ധമയമായിത്തീരും. അങ്ങനെ ആയിത്തീരുന്ന എന്തുകൊണ്ട്? ആ ചിത്തത്തിന്റെ പ്രയാണം അന്തർമുഖമാകും. അത് ആരംഭിച്ചിരിക്കുന്നത് അത് ആ വിശുദ്ധിയിൽ നിന്നാണ്. ആത്മാവിൽ നിന്നാണ് അത് ആരംഭിച്ചത്, അല്ലെങ്കിൽ ഈശ്വരനിൽ നിന്നാണ് അത് പുറപ്പെട്ടത്. അതിന്റെ സ്പന്ദനം ആരംഭിക്കുന്ന അവിടെ നിന്ന് അത് ആത്മാഭിമുഖമാകുക, അല്ലെങ്കിൽ ഈശ്വരാഭിമുഖമായാലേ അതിന് ആ ഗുണങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റും, ആ വിശുദ്ധിയിലേക്കും മറ്റും എത്തിച്ചേരാൻ പറ്റും. തൽക്കാലം അതിനെ ആത്മാഭിമുഖമാക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? അത് അത്രയും മലീമസമായിപ്പോയി. അതിന്റെ വിഷയ ഉപരക്തത അതിനെ അത്രയും മലിനപ്പെടുത്തി. അപ്പോൾ പെട്ടെന്ന് അതിനെ പിടിച്ച് ആത്മാഭിമുഖമാക്കാൻ സാധ്യമല്ല. കാരണം അങ്ങനെ ധ്യാനിക്കുന്ന ചിത്തത്തിന് ഒരിക്കലും ഈ ആത്മാവിനെ തിരിച്ചറിയാൻ കഴിയത്തില്ല. അതാണ് അതിൻ്റെ തരാറ്. അത് ആത്മസന്നിധിയിലാണ് സദാസമയം വർദ്ധിക്കുന്നതെങ്കിലും അതിന് ആത്മസ്വരൂപത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. തിരിച്ചറിയാൻ കഴിയുമായിരുന്നെങ്കിൽ പിന്നെ ധ്യാനിക്കേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു. ഇനി ആത്മാവിനെ അത് തിരിച്ചറിഞ്ഞാലോ? അതറിയുന്ന എങ്ങനെയായിരിക്കും? ഈ എല്ലാ മാലിന്യങ്ങളോടും ചേർത്തായിരിക്കും. അതുകൊണ്ട് തുടക്കത്തിൽ ഇവിടെ ഭഗവാൻ പറയുന്ന എന്താണ്? ചിത്തത്തിന് ശാന്തി, അത് വേണം. ആ ശാന്തി എങ്ങനെ പറ്റൂ? ആ ശാന്തിയെ ഭാവന ചെയ്തേ പറ്റൂ. ശാന്തി എങ്ങനെ ഭാവന ചെയ്യും? താനായി ഭാവന ചെയ്താൽ ശരിയാകത്തില്ല. കാരണം താൻ അശാന്തനാണ്. താൻ അശാന്തനായതുകൊണ്ടാണ് താൻ ധ്യാനത്തെ ആഗ്രഹിക്കുന്നത്. ശാന്തനാണെങ്കിൽ പിന്നെ ധ്യാനിക്കേണ്ട ആവശ്യമില്ല. അവിടെ എന്തായി? മച്ചിത്തനാകുക, മനസ്സിന് ഈശ്വരഭാവന വരിക. ആർക്കെങ്കിലും തന്റെ സ്വരൂപമായിരിക്കുന്ന ശാന്തിയെ ഭാവന ചെയ്ത് ശാന്തനായിരിക്കാൻ കഴിയുമെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. അങ്ങനെയുള്ളൊരു ഉദ്ദേശമല്ല ഇത് പറയുന്നു. ഇത് ആ ചിത്തബന്ധത്തെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഉദ്ദേശം പറയും. മച്ചിത്തനായിരിക്കുക, ചിത്തവും ആത്മാവും, ഇത് ഒരു ഉപമയിലൂടെ മനസ്സിലാക്കിയാൽ ആകാശവും വായുവും പോലെയാണ്. ആകാശം സദാ സ്വച്ഛമായിരിക്കുന്നു, വ്യാപിയായിരിക്കുന്നു, അത് ഒരു മാലിന്യങ്ങളാലും ബാധിക്കപ്പെടാതിരിക്കുന്നു. അങ്ങനെയിരിക്കുന്ന സ്വച്ഛമായിരിക്കുന്ന ആകാശത്തിന് അത് അരൂപമാണ്. അതുകൊണ്ടാണ് ആത്മാവിനെ എപ്പോഴും ആകാശത്തോട് ഉപമിക്കുന്നത്. അതെപ്പോഴും ഉണ്ട് ആകാശത്തെക്കുറിച്ച് നമ്മുടെ സങ്കല്പം. അത് പ്രകാശം മാനമാണെന്നാണ്. പ്രകാശമല്ല, കാരണം ഇരട്ടത്തും ആകാശമുണ്ട്. രാത്രിയിലുണ്ട് ആകാശം. ഈ പ്രാപഞ്ചികമായ എല്ലാ ദ്വന്ദ്വാത്മക ഭാവങ്ങളിൽ നിന്നും അതീതമായിരിക്കുന്ന ഒരു തത്വമാണ് ആകാശം. ആ ആകാശത്തിലാണ് വായു സ്ഥിതി ചെയ്യുന്നത്. ഈ വായു ആകാശത്തിൽ എവിടുന്ന് വന്നു? പറയുന്നു ആകാശാത് വായു, അത് ആകാശത്തിൽ നിന്ന് വന്നത് തന്നെ. ആകാശത്തിന് വിപരീത സ്വഭാവമായിരിക്കുന്ന വായു ആകാശത്തിൽ നിന്ന് വന്നു. അതെങ്ങനെ വരും? കാരണം ആകാശം അചലമാണ്, ആകാശം അസ്പന്ദമാണ്, സ്പന്ദരഹിതമാണ്. അതിൽ നിന്നെങ്ങനെ ഈ സ്പന്ദനം ഉണ്ടായി? ആകാശമല്ലാതെ മറ്റൊന്നുമില്ലാതിരിക്കെ എന്ത് നിമിത്തം കൊണ്ട് ആകാശത്തിൽ നിന്ന് ഈ വായു ഉണ്ടായി? ഈ ആകാശമാണ് ആത്മാവ്. ആകാശവും ആത്മാവും രണ്ടല്ല. ആത്മാവ് അചലമായി അസ്പന്ദമായിരിക്കെ അതിൽ നിന്ന് എങ്ങനെ ഈ ചിത്തം സ്പന്ദിച്ചു? നിശ്ചലമായിരിക്കുന്ന ബോധത്തിൽ നിന്ന് എങ്ങനെ ഈ ചിന്ത ഉണ്ടായി, ചിത്തം എങ്ങനെ ഉണ്ടായി എന്നാണ്. അത് ചോദിക്കുന്നത് മറ്റൊരു ചോദ്യം പോലെയാണ്. എങ്ങനെ ഗാഠസൂക്ഷ്മത്തിൽ നിന്ന് എങ്ങനെ ഉണർന്നു എന്ന് ചോദിക്കുന്ന പോലെയാണ്. ഗാഢമായ നിദ്രയിൽ നിന്നും എങ്ങനെ ഉണർന്നു, അവിടെ എങ്ങനെ ചിത്ത സ്പന്ദിച്ചു, ഒരിക്കലും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. അതുകൊണ്ടാണ് അത് പറയുന്നത് മായ. ഉത്തരം കിട്ടാത്ത ചോദ്യത്തിന്റെ പേരാണ് മായ. അതാണ് നിശ്ചലമായിരിക്കുന്ന ഈ ബോധത്തിൽ നിന്നും ബോധാകാശത്തിൽ ചിത്ത സ്പന്ദിക്കുന്നു. ആകാശാത് വായു എന്ന് പറയുന്നു. ആകാശത്തിൽ നിന്നും വായു ഉണ്ടാകുന്നു, സ്പന്ദിക്കുന്നു. ചിത്ത സ്പന്ദിച്ചാലോ അതിന് കാരണം ഒരിക്കലും കണ്ടുപിടിക്കാനൊക്കെ തന്നെ. എന്തുകൊണ്ട്? ആ ചിത്തസ്പന്ദനത്തിനും നിശ്ചലാവസ്ഥയ്ക്കും ഇടയ്ക്കുള്ള ഭാഗം അത് അവ്യക്തമാണ്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ഈ ചിത്തം അവിടെ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് അതുകൊണ്ട് അവിടെ അവ്യക്തമായിരിക്കുന്നു. അതാണ് സുഷുപ്തിയിൽ നിന്നുള്ള ഉണർച്ച, മനസ്സിന്റെ ഉണർവ്. അത് എപ്പോ എങ്ങനെ എവിടെയെന്ന് പിടികിട്ടാതിരിക്കുന്നു. അങ്ങനെ പ്രശാന്തമായിരിക്കുന്ന ആകാശത്തിൽ വായു ചലിക്കുന്നത് പോലെ, വായു സ്പന്ദിക്കുന്നത് പോലെ നിശ്ചലമായിരിക്കുന്ന ബോധത്തിൽ നിന്നും ചിത്തം ചലിക്കുകയാണ്. ചിത്തം ചലിച്ചു കഴിഞ്ഞാലോ അതിന്റെ ചലനം പിന്നെ അനിയന്ത്രിതമായി തീരും. ആകാശത്തിൽ വായു ചലിച്ചു കഴിഞ്ഞാൽ ആകാശത്തിൽ തന്നെ അതെന്തായി മാറുന്നു? കൊടുങ്കാറ്റായി മാറും, പ്രചണ്ഡവാദമെന്ന് പറയും. ചുഴലിക്കാറ്റ് വരും, ചക്രവാദമെന്ന് പറയും. ഇതെല്ലാം സംഭവിക്കുന്നു. അചിത്തത്തിന്റെ സ്പന്ദനം അത് അനിയന്ത്രിതമായി തീരുന്നു. വായു വളരെ ഭീകരമായി വീശുന്നത് പോലെ, കൊടുങ്കാറ്റായിട്ടും മറ്റും വരുന്നത് പോലെ ചിത്തം അനിയന്ത്രിതമായി സ്പന്ദിക്കുന്നു. ആ സ്പന്ദനങ്ങളാണ്, ചിത്തത്തിന്റെ സ്പന്ദനങ്ങളാണ് ജീവന്റെ ഭയം, കോപം, കാമം, ഇങ്ങനെ പല ഭാവങ്ങളിൽ പ്രകടപ്പെടുന്നു. വായുവിനാണെങ്കിൽ അത് കൊടുങ്കാറ്റായും ചുഴലിക്കാറ്റായും ഒക്കെ വരും. ചിത്തത്തിന്റെ സ്പന്ദനങ്ങളാണ് കാമക്രോധ വികാരങ്ങളായി ജീവനെ സദാ ഒലച്ചുകൊണ്ടിരിക്കുന്നത്. കൊടുങ്കാറ്റ് വീശിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സർവത്തെ അത് ഒലച്ചു. ഈ ബോധത്തിന്റെ ചിത്തസ്പന്ദനങ്ങൾ അത് ബഹിർമുഖമായി വിഷയോപരക്തമായി ഈ അന്ധകരണം ഇങ്ങനെ ജീവനെ സദാസമയവും ആടി ഒലച്ചുകൊണ്ടിരിക്കും, പിടിച്ചൊലിച്ചുകൊണ്ടിരിക്കും. പരമാർത്ഥത്തിൽ ആ ചിത്തത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? അസ്പന്ദമായ ആ ബോധം തന്നെ. പരമാർത്ഥത്തിൽ ഈ വായു എന്ന് പറയുന്നത് എന്താണ്? ആകാശം തന്നെ. അതാണ് പറയുന്നത് ആകാശ വായു. ആകാശത്തിൽ നിന്ന് ഉണ്ടായതാണ് നിശ്ചലമായിരിക്കുന്ന ചലനം. മറ്റേ ആകാശത്തിൽ നിന്ന് എങ്ങനെ ചലനം ഉണ്ടായി പറഞ്ഞല്ലോ, അതിനൊരു മറുപടിയേ ഉള്ളൂ, മായ. അപ്പൊ ഈ ചിത്തം എന്താ? അത് ആകാശം തന്നെ. അതുകൊണ്ടാണ് അദ്വൈതം എന്ന് പറയുന്നത്. അങ്ങനെ ചിത്തം ആകാശമാകുന്നത്, അതിന് വികാരങ്ങളുണ്ട്, ചലനങ്ങളുണ്ട്, വൃത്തിയുണ്ട്, പരിണാമമുണ്ട്. ഇതെങ്ങനെ ആകാശമാകും? ആകാശം ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് അതിലെന്ത് സംഭവിച്ചാലും അതാകാനേ തരമുള്ളൂ, മറ്റൊന്നാകാൻ തരമില്ല. അതുകൊണ്ട് ആകാശവും വായുവും രണ്ടല്ല, പരമാർത്ഥത്തിൽ ഒന്നാണ്. അതുപോലെ ഇവിടുത്തെ ഈ ബോധാകാശവും അതിലെ ചിത്താകാശവും അതിന് ആകാശം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്, അത് രണ്ടും ഒന്നാണ്. പക്ഷെ ഇതിങ്ങനെ പരിണമിച്ച് ജീവനൻ ഈ അസ്വസ്ഥതകൾ അതിൻ്റെ ഒരു പരമ്പര തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് അതിൻ്റെ ബഹിപരിണാമം, പുറമേക്കുള്ള പരിണാമം. അതിൻ്റെ ആ സ്പന്ദന അവസ്ഥ തിരിഞ്ഞു പരിണമിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ആകാശത്ത് കൊടുങ്കാറ്റ് എപ്പോഴും ഇല്ല, ചുഴലിക്കാറ്റ് എപ്പോഴും ഇല്ല, പക്ഷെ ചിലപ്പോൾ അത് മന്ദമാര് തന്നെയായിരിക്കും. ഈ സ്പന്ദനം ബഹിർമുഖമാവുമ്പോൾ അത് ശക്തമായി വരുന്നു. അത് തിരിച്ചന്തർമുഖമാകുമ്പോൾ, അത് ആകാശത്തിനോട് ചേരുമ്പോൾ, വായു ആകാശത്തിൽ നിന്നകന്നകന്ന് പോകുമ്പോൾ അത് ശക്തമായി വരുന്നു. മറ്റ് മൂർത്ത വസ്തുക്കളെല്ലാം അത് കയറി ബാധിക്കുന്നു. ആ സമയം അത് തിരിച്ചാകുമ്പോഴോ അതിൻ്റെ സ്പന്ദനം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ അത് നമുക്ക് തോന്നും അത് ആകാശത്തിനോട് ചേരുന്നതായി തോന്നും. അതതിൻ്റെ അസ്പന്ദത. ഈ ചിത്താകാശത്തിന് സംഭവിക്കുന്നത് തന്നെ. ഈ ചിത്താകാശം ബഹിർമുഖമായി വിഷയങ്ങളോട് ബന്ധപ്പെടുമ്പോൾ അതിൻ്റെ സ്പന്ദനം ശക്തമായി വരും. അതാണ് അശാന്തി, ദുഃഖം. അവിടെയാണ് ഈ പറയുന്ന ഭയം, കാമം, ക്രോധം എല്ലാം അവിടെ വരും. അതിൻ്റെ സ്ഥൂലമായ സ്പന്ദനമാണ്. അത് തിരിച്ച് അസ്പന്ദതയിലേക്ക് പോകുന്നു. മന്ദമാരുതനെപ്പോലെ അത് സുഖമാണ്. അതാണ് ഇവിടെ പറയുന്ന ചിത്തത്തിൻ്റെ പ്രശാന്തത എന്ന് പറയുന്നത്. ഇതിനാണ് പ്രതിപ്രസവം എന്ന് പറയുന്നത്. തിരിച്ചത് സ്പന്ദിക്കുന്നു, അതിൻ്റെ സ്പന്ദനം മന്ദമായി തീരുന്നു. അങ്ങനെ മന്ദമായി തീരുന്ന എപ്പോഴാണ്? ഇത് തിരിച്ചതിൻ്റെ ഉറവിടത്തിലേക്ക് പരിണമിക്കുമ്പോഴാണ്. എവിടെ നിന്നാണ് അത് ഉത്ഭവിച്ചത്? അവിടേക്ക് പോകും. അത് ഉത്ഭവിച്ചിരിക്കുന്നത് ഈ ജീവന്റെ ക്ഷുദ്രമായ അഹന്തയിൽ നിന്നല്ല. അഹന്തയും ആ സ്പന്ദനത്തിന്റെ ഒരു ഭാഗമാണ്. മറിച്ച് അത് ഉത്ഭവിച്ച എവിടെ നിന്ന്? ഇതിന്റെ ഉറവിടമായിരിക്കുന്ന ആ ബോധ ആകാശത്തിൽ നിന്നാണ്. ചിതാകാശം എന്ന് പറയും. അവിടെ നിന്നാണ് ഇത് പരിണമിച്ചിരിക്കുന്നത്. തിരിച്ചവിടേക്ക് പരിണമിക്കണം ചിത്തം. അതിന് നേരെ ഒഴുകണം. ആത്മപ്രവണത എന്ന് പറയും. അതിനഭിമുഖമായി തീരണം. അപ്പൊ അതിന്റെ സ്പന്ദനങ്ങൾ മൃദുവായി തീരും. ആ സ്പന്ദനം മൃദുവായി തീരുമ്പോൾ അതാണ് മനസ്സിന്റെ ശാന്തി എന്ന് പറയുന്നത്, പ്രശാന്താത്മ എന്ന് പറയുന്നതാണ്. അതെങ്ങനെ മൃദുവാക്കാൻ പറ്റും? അഹന്തയെ ധ്യാനിച്ചുകൊണ്ട് പറ്റത്തില്ല. കാരണം എന്തുകൊണ്ട്? അഹന്തയോട് ചേർന്നാണ് ഈ കാമവും ക്രോധവും എല്ലാം നിൽക്കുന്നത്. ഈ ദ്വന്ദ്വഭാവങ്ങളെല്ലാം എണ്ണിയാൽ ഒടുങ്ങാത്ത ദ്വന്ദ്വഭാവങ്ങൾ അഹന്തയോട് ചേർന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ധ്യാനിക്കുന്നവൻ ആദ്യം അഹന്തയെ ധ്യാനിക്കരുത്. പിന്നെ എന്താണ്? അഹന്തയ്ക്കും പിന്നിലുള്ള അച്ചിതാകാശത്തെ ധ്യാനിക്കണം. ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ചിതാകാശത്തിന്റെ ഭാവന അവന്റെ മനസ്സിൽ വേണം. മനസ്സ് അങ്ങോട്ട് ആകർഷിക്കണം. മനസ്സ് അങ്ങോട്ട് ആകർഷിക്കുകയല്ല, എന്താണ്, മനസ്സങ്ങോട്ട് ഒഴുകുകയാണ് ചെയ്യുന്നത്. അച്ചിതാകാശത്തെ കുറിച്ചുള്ള ഒരു ഭാവന വന്നു കഴിഞ്ഞാൽ ആ മനസ്സിന്റെ വിഷയാഭിമുഖമായിരിക്കുന്ന സ്പന്ദനങ്ങളെല്ലാം തിരിച്ച് ആ ഭാവനയിലേക്ക് വരും. മനസ്സ് ശാന്തമാകും. മാം ധ്യായന്ത, അത് ഈശ്വരഭാവന. ഈശ്വരഭാവനയിലേക്ക് മനസ്സ് ഉയരുമ്പോൾ അഹം എന്നുള്ള ഭാവം വിട്ടിട്ട് മനസ്സിന്റെ സ്പന്ദനം മൃദുവായി വരും. അത് അസ്പന്ദമാകുന്ന നിലയിലേക്ക് വരും. അസ്പന്ദമാകത്തില്ല, ആ ഒരു നിലയിലേക്ക് വരും ആ ഭാവനയെ പിന്തുടരുന്ന മനസ്സ്. അപ്പോൾ ഈശ്വര തത്വത്തെക്കുറിച്ചുള്ള ശ്രേഷ്ഠമായ ഭാവനകളാണ് മനസ്സിനെ അങ്ങോട്ട് നയിക്കുന്നത്. മനസ്സിന് അത് അതുപോലെ അപരിചിതമായിരുന്നു. അപ്പോൾ ധ്യാനിക്കുന്നവൻ അങ്ങനെയുള്ളൊരു ഭാവനയെ അവന്റെ മനസ്സിൽ കൊണ്ടുവരണം. ഈശ്വരഭാവനയെ മനസ്സ് അങ്ങോട്ട് പോകും, അസ്പന്ദമായി തീരും. വായു എങ്ങനെയാണോ അസ്പന്ദമായി അതിൻ്റെ പ്രചണ്ഡ ഭാവങ്ങളെല്ലാം വിട്ട് അത് മന്ദമായി തീരുന്നു, അത് നമ്മൾ പറയുന്നു മന്ദമാരുതനെന്ന് പറയുന്നു. അതുപോലെ ചിത്തവും മന്ദമായി തീരും. ഇവിടെ പരിണാമങ്ങൾ സംഭവിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഇത് നമുക്ക് കാണാൻ കഴിയും. പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളും അതിന് ഉദാഹരണമാണ്. അഗ്നി എടുത്തു നോക്കുക, അഗ്നി ജ്വലിക്കുമ്പോൾ അതിൻ്റെ ജ്വാലങ്ങൾ എന്ന് പറയുന്നതാണ് അഗ്നിയുടെ പരിണാമങ്ങൾ. അത് എത്രമാത്രം അതിന് വിഷയം കിട്ടുന്നോ അതിനനുസരിച്ച് അത് കൂടുതൽ കൂടുതൽ ജ്വലിച്ചുകൊണ്ടേയിരിക്കും, അതിൻ്റെ ജ്വാലകൾ ശക്തമായി കൊണ്ടേയിരിക്കും. അഗ്നി കൂടുതൽ കൂടുതൽ തീക്ഷ്ണമായി കൊണ്ടിരിക്കും, അതിൻ്റെ ദാഹശക്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ചിത്തവും ഇത് തന്നെയാണ്. അതിന് എത്രമാത്രം വിഷയങ്ങൾ കിട്ടുന്നോ അതിൻ്റെ ദാഹകശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കും, ഒരിക്കലും ആ വിഷയങ്ങൾ അതിന് മതി വരത്തില്ല. കിട്ടുന്നതിന് എല്ലാം അത് അശിച്ചുകൊണ്ടിരിക്കും, ദഹിപ്പിച്ചുകൊണ്ടിരിക്കും. അവിഷയങ്ങളെ സ്വീകരിക്കുന്നതിനനുസരിച്ച് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും, ജ്വാലകൾ കൂടിക്കൊണ്ടിരിക്കും, ചിത്തവും അതുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ വിപരീത പരിണാമം തുടങ്ങുമ്പോൾ എങ്ങനെ? അഗ്നിയെ സംബന്ധിച്ച് അതിൻ്റെ അവിഷയങ്ങൾ ഇന്ധനം, ഏത് ഇന്ധനമാണോ അതിനെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഇന്ധനങ്ങളുടെ ശക്തി കുറയുമ്പോൾ, ഇന്ധനം തീർന്നു വരുമ്പോൾ അവിടെ പ്രതിപരിണാമം സംഭവിക്കും. എങ്ങനെയാണ് അഗ്നിയുടെ പ്രതിപരിണാമം സംഭവിക്കുന്നത്? അതിൻ്റെ ജ്വാലകൾ ഓരോന്നോരോന്നായി കുറഞ്ഞു കുറഞ്ഞു വരും. അത് അസ്പന്ദമായ അവസ്ഥയെന്ന് പറയും. അതിൻ്റെ സ്പന്ദനം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. എന്നിട്ട് അഗ്നി അണയുന്ന ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ സ്പന്ദനങ്ങൾ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു, ഓരോ ജ്വാലകളും കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ്, അത് എവിടെ നിന്നാണോ അത് പ്രകടമായത് അതിൻ്റെ ഉറവിടത്തിലേക്ക് അത് അസ്പന്ദമായി തീരുന്നു. അങ്ങനെ വരുന്ന ചിത്തത്തിൻ്റെ അസ്പന്ദത അതിൻ്റെ ഉറവിടത്തിൽ സംഭവിക്കുന്നതാണ്. അങ്ങനെ അങ്ങോട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് ഇവിടെ പ്രശാന്തി എന്ന് പറയും. പ്രശാന്താത്മാ എങ്ങനെയാണോ വായു അതിൻ്റെ പ്രചണ്ഡ ഭാവങ്ങളെല്ലാം വിട്ട് അതിൻ്റെ ഉറവിടമായ ആകാശത്തിലേക്ക് അതിനോട് ചേർന്ന് വരുന്നത്, അതിനോട് ചേർന്ന് വരുമ്പോൾ എന്തുകൊണ്ട് ഇതിന് അസ്പന്ദത വരുന്നു? കാരണം അത് ആകാശത്തിൻ്റെ സ്വഭാവമാണ്. ആകാശം അസ്പന്ദമാണ്, നിശ്ചലമാണ്. അത് അതിൽ നിന്ന് ഈ ഉണ്ടായി വന്ന വസ്തു അത് തന്നെ, മറ്റൊന്നും അതിൽ നിന്നുണ്ടാകാൻ പറ്റത്തില്ല. മണ്ണിൽ നിന്നുണ്ടാകുന്ന കുടം മണ്ണ് തന്നെ, ആകാശത്തു നിന്നുണ്ടായി വന്നിരിക്കുന്ന ഈ വായു അത് ആകാശം തന്നെ. ആകാശത്തിനും ഈ വായുവിനും വായുവിന്റെ ഈ പ്രകടഭാവത്തിനും ഇടയ്ക്ക് മറ്റെന്തോ ഒന്ന് നിൽക്കുന്നു. അതാണ് നമുക്ക് ആശയക്കുഴപ്പത്തിൽ ഉണ്ടാക്കുന്നത്, അതാണ് നമ്മളെ കൊണ്ട് ചോദ്യങ്ങളൊക്കെ ചോദിപ്പിക്കുന്നു. അതെന്താണോ, അത് വൃത്തിയാണോ, മറ്റതാണോ, മറിച്ചതാണോ, അതെങ്ങനെ വായു എങ്ങനെ ആകാശമാകും? അതൊരിക്കലും നമുക്ക് സമാധാനം തരാത്ത ചോദ്യങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മായയാണ്. അതാണ് ഇതിന് രണ്ടിനും ഇടയ്ക്ക് നിൽക്കുന്നത്. അതാണ് ഈ ചിതാകാശത്തിനും ചിത്താകാശത്തിനും ഇടയ്ക്ക് നിൽക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, മായയെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരിക്കലും മുക്തിയില്ല, മായാമുക്തിയില്ല. അപ്പൊ ധ്യാനിക്കുന്നവൻ അതിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, അതെങ്ങനെ സംഭവിക്കും? അവിടെ യുക്തിയും തർക്കമൊന്നുമല്ല അവിടെ പ്രയോഗിക്കുന്നത്. അവൻ പിന്നെ എന്താണ് ചെയ്യുന്നത്? അവന്റെ മനസ്സിൽ അച്ഛിതാകാശത്തെ ഭാവന ചെയ്യും. അച്ഛിതാകാശം എന്ന് പറയുന്നതിന് വരെ ഇവിടെ എന്ന് പറഞ്ഞു? ഈശ്വരൻ എന്ന് പറഞ്ഞു. രണ്ടും ഒന്ന് തന്നെ. അപ്പൊ ഈശ്വരഭാവന, ഈശ്വരനെ അറിയാതെ എങ്ങനെ ഭാവന ചെയ്യും? അപ്പോ അവന്റെ ചിത്തത്തിന് ഭാവന ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഭാവന എന്തോ, അതാണ് ഈശ്വരഭാവന. എന്തിനെ സംബന്ധിച്ചായാലും, നന്മയെക്കുറിച്ച്, വിശുദ്ധിയെക്കുറിച്ച്, ജ്ഞാനത്തെക്കുറിച്ച്, ആനന്ദത്തെക്കുറിച്ച്, ഉണ്മയെക്കുറിച്ച്, ഇതിനെ എല്ലാം സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഭാവന. അതുകൊണ്ടാണ് പറയുന്നത് ആനന്ദ കല്യാണ ഗുണനിധി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഭാവന അവന്റെ മനസ്സിൽ വരുമ്പോൾ ഈശ്വരനെ കുറിച്ച് അതെങ്ങനെയും ചിന്തിക്കാം? രക്ഷകനായിട്ട്, ശിക്ഷകനായിട്ട്, സൃഷ്ടികർത്താവായിട്ട്, സംഹാരകനായിട്ട്, ഏത് രീതിയിൽ ഒരാൾക്ക് ഭാവന ചെയ്യാമോ അങ്ങനെ ഭാവന ചെയ്യുക. അങ്ങനെ ഭാവന ചെയ്യുമ്പോൾ മനസ്സ് അതിന്റെ പരിണാമഗതിക്ക് മാറ്റം വരുന്നു. മനസ്സ് തിരിച്ച് പരിണമിക്കാൻ തുടങ്ങും. അത് അസ്പന്ദമായ അവസ്ഥയിലേക്ക് പോകും. മനസ്സിൽ ശാന്തി അനുഭവപ്പെടും. അങ്ങനെയുള്ള ഒരു ശാന്തിയോടുകൂടി വേണം പിന്നീട് അവൻ ഇനി പറയാൻ പോകുന്ന ആത്മഭാവനയിലേക്കൊക്കെ പോകാൻ. ആ ശാന്തി ഉറക്കമല്ല, ഉണർന്നിരിക്കലല്ല. ഈ ഉറക്കവും ഉണർവും എല്ലാം മനസ്സിന് ഇതുവരെ പരിചയമുള്ള ഭാവങ്ങളാണ്. മനസ്സിന്റെ അസ്പന്ദത എന്ന് പറയുന്നത് രണ്ടുമല്ല. അത് ഒരു പുതുമയുള്ള ഉണർവുള്ള ഒരു അനുഭവമാണ്. ധ്യാനം എന്ന് പറയുന്ന ഒരു അനുഭവമാണ്. അത്രയും എത്തിച്ചേരുമ്പോൾ ചിലപ്പോൾ ചോദിക്കും, പറയുന്നത് ശരി തന്നെയാണ്, പക്ഷെ ധ്യാനിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നു. ധ്യാനിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഒരു തലയണ കൂടി കൈവയ്ക്കുക. ഇരുന്നുറങ്ങരുത്, സൈഡിലോട്ടിട്ടിട്ട് ചരിഞ്ഞ് കിടന്നുറങ്ങുക. അതൊരു തെറ്റുമില്ല. എന്തുകൊണ്ട് ധ്യാനിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നു? മനസ്സിന് ധ്യാനത്തെ ഇഷ്ടമില്ലാത്തതുകൊണ്ട്, അതുകൊണ്ടാണ് ഉറങ്ങിപ്പോകുന്നത്. ഉണർന്നിരിക്കാനാണെങ്കിൽ അതിന് ധ്യാനം തന്നെ വേണമെന്നില്ല. മനസ്സിനെ ഉണർത്താൻ മറ്റെന്തെല്ലാം ഉപായങ്ങളുണ്ട്. അപ്പോൾ മനസ്സിനെ ഉണർത്താനല്ല ധ്യാനിക്കുന്നത്, മനസ്സിനെ ഉറക്കാനുമല്ല ധ്യാനിക്കുന്നത്. രണ്ടിനും വേണ്ടിയിട്ടല്ല. ധ്യാനിച്ച് മനസ്സിനെ ഉണർത്താൻ ശ്രമിക്കണ്ട. മനസ്സിന് എവിടെയാണ് ഇഷ്ടം തോന്നുന്നത് അവിടെ മനസ്സുണരും. മനസ്സിന് ധ്യാനം അനിഷ്ടമായി വരുമ്പോൾ മനസ്സ് അതിൽ നിന്ന് പിന്തിരിയും. പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് വേറെ വിഷയമില്ല, അതുകൊണ്ടത് ഉറങ്ങുന്നതാണ്. സാധാരണ ഉറങ്ങുന്നപ്പോൾ നമ്മുടെ കർണങ്ങൾ, ചിത്തം, ശരീരം, അതിൻ്റെ സഹജമായ പ്രവർത്തനങ്ങളേർപ്പെട്ടിട്ട് അതിന് വിരക്തി വരുമ്പോഴാണ്, അതാണ് ഉറക്കം. ഉറക്കമെന്ന് പറയുന്നത് മനസ്സിൻ്റെ സഹജമായ വിരക്തിയാണ്. അതിന് വിഷയാനുഭവങ്ങൾ മതിയായി. അനുഭവം അതിനെ ക്ഷീണിപ്പിക്കുന്നു. അപ്പം ഏതനുഭവം ക്ഷീണിപ്പിക്കുമ്പോൾ ആ അനുഭവത്തോട് അവന് വിരക്തി തോന്നും. അപ്പം വിഷയാനുഭവങ്ങളോടുള്ള മനസ്സിൻ്റെ വിരക്തിയാണ് അവനെ ഉറക്കത്തിലേക്ക് നയിക്കുന്നത്. ധ്യാനത്തെ മനസ്സിന് ഇഷ്ടമില്ല. ധ്യാനത്തിൽ നിന്ന് മനസ്സ് വിരക്തമായി. അതിന് മുമ്പിൽ മറ്റ് വിഷയങ്ങളൊന്നുമില്ല. സ്വാഭാവികമായിട്ടും മനസ്സ് ഉറങ്ങും. അപ്പൊ പിന്നെ മനസ്സിനോട് മൽപ്പിടുത്തം നടത്തണ്ട, അത് ഉറങ്ങിക്കോട്ടെ. പിന്നെ അടുത്ത അവനെ ശ്രമിക്കാം, ധ്യാനിക്കാം. തൽക്കാലം ഉറങ്ങാം. പിന്നെ അവിടെ ഒരു മൽപ്പിടുത്തം നടത്തിയാൽ നമ്മുടെ അനുഭവത്തിൽ അറിയാം, ആ മൽപ്പിടുത്തം മാത്രമാണ് ബാക്കി. എന്റെ ബാക്കി പത്രം ഈ ധ്യാനത്തിനും ഉറപ്പുമായിട്ട് മൽപ്പിടുത്തം നടത്തുമ്പോൾ ഒരിക്കലും മനസ്സ് ധ്യാനത്തിലേക്ക് പോകത്തില്ല, മനസ്സ് ഉറക്കത്തിലേക്കും ഉണർവിലേക്കും വരും. ഇടയ്ക്കൊന്ന് ഉറങ്ങും, പിന്നെ ഉറങ്ങുന്ന ആരെങ്കിലും കണ്ടോ എന്ന് വിചാരിച്ച് ഒന്ന് ഉണരും. ഇവിടെ പറയുന്നുണ്ടോ അടുത്ത വിഗത ഭീ, ധ്യാനിക്കുന്നവനാ ഭയം കാണത്തില്ല, പക്ഷെ ഉറങ്ങുന്നവനാ ഭയം വരും. ആരെങ്കിലും കണ്ടോ അടുത്തിരിക്കുന്നവർ പെട്ടെന്ന് ഉണരും, ഭയം കൊണ്ടാണ്. അപ്പൊ ധ്യാനിക്കുന്നവന് പലതിനെയും ഭയമുണ്ട്. ഗുരു കണ്ടോ, അടുത്തിരിക്കുന്നവൻ കണ്ടോ, എന്നെ കുറിച്ച് എന്ത് ധരിക്കും? ഇതൊക്കെ ഭയങ്ങളാണ് മനസ്സിന്റെ. അപ്പൊ അത്തരം ഭയങ്ങളിൽ നിന്നും മുക്തമായ മനസ്സാണ് ഇവിടെ പറയുന്ന പ്രശാന്താത്മ. എന്തുകൊണ്ടങ്ങനെ ഒരു ഉറക്കത്തിലേക്ക് പോകുന്നു? മനസ്സിന് അതിനുള്ള തയ്യാറെടുപ്പില്ല, ധ്യാനത്തിനുള്ള തയ്യാറെടുപ്പില്ല. തയ്യാറെടുപ്പില്ലാതെ ധ്യാനിക്കുന്നു. മനസ്സിന്റെ തയ്യാറെടുപ്പ് എന്താണ്? ഇതുവരെ പറഞ്ഞ എല്ലാം തയ്യാറെടുപ്പാണ്. ശരീരത്തിന്റെ തയ്യാറെടുപ്പും ഇന്ദ്രിയങ്ങളുടെ തയ്യാറെടുപ്പും എല്ലാം മനസ്സിന്റെ തയ്യാറെടുപ്പിനെ സഹായിക്കുന്നതാണ്. സമം കായ ശിരോ ഗ്രീവം എന്നെല്ലാം പറഞ്ഞു. അതൊക്കെ അതിന്റെ മനസ്സിന്റെ ആ തയ്യാറെടുപ്പിന്റെ അന്തരംഗ സാധനങ്ങളാണ് അതെല്ലാം. പക്ഷെ മുഖ്യമായി വേണ്ടത് മച്ചിത്ത, മനസ്സിൽ ആ ഈശ്വര ഭാവന നിലനിൽക്കണം. ഒരുവൻ ആത്മഭാവനയ്ക്ക് ശേഷിയില്ല എങ്കിൽ, അല്ല, ഒരാൾ പറയുന്നു എനിക്ക് ആത്മഭാവനയിൽ തന്നെ ഇരിക്കാൻ പറ്റും, നല്ലത്. സാധാരണ അതിന് കഴിയില്ല. സാധാരണ ഒരാൾ ആത്മഭാവനയിൽ ഇരിക്കുന്നതും അയാളുടെ അഹന്തയെ ധ്യാനിച്ചുകൊണ്ടായിരിക്കും. ധ്യാനത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അയാൾ വരിക, ഞാൻ ഇത്രയും സമയം ധ്യാനിച്ചു എന്നുള്ള അഹംഭാവത്തോടുകൂടി വരും, ഇത്രയും സമയം ഉറങ്ങാതിരുന്നു എന്നുള്ള അഹംഭാവത്തോടുകൂടി വരും, മറ്റുള്ളവരെല്ലാം ഉറങ്ങി ഞാൻ ഉറങ്ങിയില്ല എന്ന് അഭിമാനത്തോടുകൂടി വരും, അഹന്തയെ ധ്യാനിച്ചിട്ട് വരും. അയാളുടെ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് വലിയ അപകടം പിടിച്ചായിരിക്കും. അത് സാധാരണഗതി സാധ്യമല്ല. അവിടെ മച്ചിത്തനായും മത്പരനായും ഇരിക്കണമെന്ന് പറയുന്നു. മത്പരത എന്ന് പറയുന്നത് എന്താണ്? സാധാരണ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ വ്യക്തി സങ്കല്പത്തിൽ അധിഷ്ഠിതമായ ഒരുപാട് താല്പര്യങ്ങൾ നമ്മോടൊപ്പം കാണും. അതിനെ നേരി നേരി നമ്മൾ നീക്കം ചെയ്യാറില്ല. ആ ജീവന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് നിരവധി വൈരുദ്ധ്യങ്ങളെയും നിരവധി സങ്കീർണതകളെയും ഒരുമിപ്പിക്കുന്ന ഒരു സ്ഥാനമാണ് വ്യക്തിത്വം. അതിനാണ് നമ്മൾ ഞാനെന്ന് അറിഞ്ഞും തിരിച്ചറിഞ്ഞും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് നാനാവിധ സങ്കീർണതകളുണ്ട്, വൈരുദ്ധ്യങ്ങളുണ്ട്. ഇതിനെയെല്ലാം നമ്മൾ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് അതിൽ നന്മകൾ കാണും, പോരായ്മകൾ കാണും, ഗുണം കാണും, ദോഷം കാണും. ഇതിനെയെല്ലാം നമ്മൾ ഒരുമിച്ച് പിടിച്ചുകൊണ്ടാണ് ധ്യാനിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് താല്പര്യങ്ങൾ കാണും. ധ്യാനിക്കുന്നതിൽ പോലും താല്പര്യം വരും. ഈ ലോകത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന താല്പര്യങ്ങൾ അത് പ്രകടമായ ഭാവത്തിൽ കാണത്തില്ല, പക്ഷേ സൂക്ഷ്മമായി കാണും. അതാണ് ധ്യാനിക്കുന്നവൻ പരിസരങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാനാകുന്നത്, അവന്റെ ചുറ്റുപാടുകളെക്കുറിച്ച് കൂടുതൽ ബോധം വരും. ധ്യാനത്തിന് നമുക്ക് ആഡിയൻസ് കൂടി വേണ്ടി വരുന്നത്, അല്ലാതെ ധ്യാനിക്കാൻ പറ്റത്തില്ല. അവന് ആന്തരികമായി അവൻ ഏകാന്തനാകാൻ പറ്റത്തില്ല. അവനവന്റെ മനസ്സിന്റെ പല സങ്കല്പങ്ങളും കൊണ്ടും തന്റെ ചുറ്റുപാടുകളുമായി പല ബന്ധങ്ങളും സൃഷ്ടിച്ചിട്ടാണ് ധ്യാനിക്കാനിരിക്കുന്നത്. അതുകൊണ്ടാണ് അവന്റെ മനസ്സിൽ പല താല്പര്യങ്ങൾ വരുന്നത്, സൂക്ഷ്മമായ താല്പര്യങ്ങൾ. ഒന്നുമില്ലെങ്കിലും ആരെങ്കിലും കണ്ട് തന്റെ ധ്യാനത്തെ ഒന്ന് അംഗീകരിക്കണം. അപ്പോൾ ലോകദൃഷ്ടി അവന് പ്രബലമായി നിൽക്കുകയാണ്. അവന്റെ ചിത്തത്തിന് ലോകത്തിന്റെ ഒരു അംഗീകാരം അതെങ്കിലും കുറഞ്ഞ പക്ഷം ആഗ്രഹിക്കും. ഞാനിങ്ങനെ ധ്യാനിക്കുന്നത് കൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരു ഭക്തൻ വന്നെന്റെ കാര്യം വീണം, അതുകൂടെ ചേർന്നാൽ എന്റെ ധ്യാനം പൂർത്തിയാകും, എന്റെ ധ്യാനത്തെ എന്റെ സമാധിയെ മറ്റുള്ളവരൊന്ന് അംഗീകരിച്ചു തരണം, മറ്റുള്ളവരുടെ ഒരു അംഗീകാരം, ഇതൊക്കെ ബോധപൂർവം അല്ലെങ്കിലും ഉള്ളിൽ സൂക്ഷ്മമായ താല്പര്യങ്ങളാണ് നിൽക്കും. അതാണ് അന്യപരത. മനസ്സിൽ വരും, അസൂക്ഷ്മമായി നിൽക്കും. അങ്ങനെയൊന്നും ഞാൻ ഭാവിച്ചിട്ടില്ലല്ലോ എന്ന് പറയും, പക്ഷെ അത് ഉള്ളിലുണ്ട്. അതിൻ്റെ ബഹിർഭാവങ്ങളാണ് ധ്യാനത്തിൽ നിന്ന് ഉണർന്ന് പുറത്തേക്ക് വരുമ്പം സമൂഹത്തോട് നമ്മൾ കാണിക്കുന്ന പ്രതികരണങ്ങളെല്ലാം അതാണ്. അതവിടെ ഉണ്ടായിരുന്നതാണ്, ധ്യാനിച്ചപ്പോഴും അതുണ്ടായിരുന്നു. എന്തുകൊണ്ട് നമ്മൾ സമൂഹത്തിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുന്നുണ്ട്? ധ്യാനശിഷ്ടമായിട്ട് ആഗ്രഹിക്കാറുണ്ട്. സ്വാമിയാണ്, സ്വാമിയെ മറ്റുള്ളവർ ആദരിക്കണം. ഒരാൾ ആദരിക്കുകയും വേറൊരാൾ ആദരിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ രണ്ടുപേരെടുത്ത് നമുക്ക് ഒരേ ഭാവം വരത്തില്ല. ആദരിക്കാത്തവനോട് അനിഷ്ടം തോന്നും. ഇതൊക്കെ ധ്യാനത്തിലുണ്ടായിരുന്ന കാര്യങ്ങളാണ്. ഇത്തരം ഭാവനകൾ ഉള്ളിലിരിക്കുമ്പോൾ പല താല്പര്യങ്ങൾ വരും, അപ്പം തത്പരനാകാൻ പറ്റത്തില്ല. അവിടെ ധ്യാനിക്കുന്നവനാണെങ്കിലോ അവന്റെ മനസ്സിൽ ഏറ്റവും ഉദാത്തമായ ഈശ്വരീയമായ ഭാവന നിലനിർത്തി അവന്റെ വ്യക്തിത്വത്തിൽ ഇങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ധ്യാനത്തിന് വിപരീതമായിരിക്കുന്ന ഈ വിപരീത ഭാവനകളെയെല്ലാം അവൻ ആ ഉദാത്തമായ ഭാവന കൊണ്ട് നിർമാർജനം ചെയ്തിരിക്കുകയാണ്. ഈശ്വര ഭാവന കൊണ്ട് അവൻ ഈശ്വരനല്ലാതെ മറ്റൊരു താല്പര്യമില്ല അവനെ സംബന്ധിച്ച്. ഇതൊക്കെ ധ്യാനത്തെ ഒരു ഗൗരവമായി എടുക്കുന്നവരെ സംബന്ധിച്ച് ധ്യാനത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈശ്വരൻ മാത്രം പരനായിരിക്കുന്നു, ഈശ്വരനിൽ മാത്രമേ അതിന് താല്പര്യമുള്ളൂ, മറ്റു ഒരു കാര്യത്തിനും താല്പര്യമില്ല. പ്രാപഞ്ചികമായ ലൗകികങ്ങളായിരിക്കുന്ന, തുച്ഛങ്ങളായിരിക്കുന്ന, എന്നാൽ മനസ്സ് ശ്രേഷ്ഠമെന്ന് കരുതുന്ന ഒരു കാര്യത്തിനും അവന്റെ മനസ്സ് പ്രാധാന്യം കൊടുക്കുന്നില്ല. അതാണ് ഏകാന്തത എന്ന് പറയുന്നത്. മനസ്സിന് ഒരന്തം മാത്രമേ ഉള്ളൂ, അതിനാണ് ഏകാഗ്രത എന്ന് പറയുന്നത്. ഏകാന്ത യോഗികളിൽ ആകാംക്ഷ കൊണ്ടെന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ടല്ലോ. അപ്പോൾ ഏകാന്ത യോഗിയുടെ അവസ്ഥ അതാണ്. ഒരൊറ്റ ഭാവനയിൽ മറ്റ് താല്പര്യങ്ങളെല്ലാം ഒഴിവാക്കുക, ഓരോ താല്പര്യങ്ങളെയായിട്ട് നമുക്ക് എടുത്തു മാറ്റാൻ പറ്റത്തില്ല. കാരണം ഇത് അനന്തമാണ് ഈ താല്പര്യങ്ങൾ. എങ്ങനെ ആ താല്പര്യങ്ങളെ ഇല്ലാതാക്കുന്നു? അതിന് ഒരു താല്പര്യത്തെ നിലനിർത്തിക്കൊണ്ട്. ഇതാണ് യോഗ ചിത്തവൃത്തി നിരോധ എന്നൊക്കെ പറയുന്നത്. സാങ്കേതികമായ പദങ്ങളും പരിഭാഷകളും ഞാൻ ഉപയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഉപയോഗിക്കാത്ത കാരണം അത്തരം പരിഭാഷകളോ ശബ്ദങ്ങളോ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്നവരുടെ മനസ്സ് വേറെ വഴിക്ക് പോകും. കാരണം അത്തരം ശബ്ദങ്ങൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന അതിൻ്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും എല്ലാം പലപ്പോഴും മിഥ്യയായി അസംബന്ധമായിരിക്കും. അതുകൊണ്ടാണ് അത്തരം പരിഭാഷകൾ ഉപയോഗിക്കാത്തത്. എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? കാരണം ഈ സങ്കേതങ്ങളും പരിഭാഷകളും എല്ലാം പറയും, അതായത് സമ്പ്രദായത്തിൽ കൂടെ ഗ്രഹിക്കേണ്ടതാണ്. ശാസ്ത്രം എന്ന് പറയുന്ന എപ്പോഴും സമ്പ്രദായത്തിലൂടെ ഗ്രഹിക്കേണ്ട ഒന്നാണ്. നമ്മളൊരിക്കലും അങ്ങനെ ഗ്രഹിക്കാറില്ല. നമ്മൾ ശാസ്ത്രം ഗ്രഹിക്കുന്നത് വർത്തമാന പത്രങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ അതിന് തുല്യമായ മാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ ഗ്രഹിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം ശ്രുതിയല്ല, ശ്രൗതമല്ല, സമ്പ്രദായത്തിലൂടെ അസമ്പ്രദായവത് മൂർഖവത് ഉപേക്ഷണീയ എന്ന് പറയും. അപ്പൊ ശാസ്ത്രത്തിന്റെ സങ്കേതങ്ങൾ പരിഭാഷകൾ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം വാസ്തവവിരുദ്ധമായി. അതുകൊണ്ടാണ് അത്തരം പദങ്ങൾ നമ്മൾ കഴിയുന്നത് ഒഴിവാക്കുന്നത്. സവികൽപ്പം, നിർവികൽപ്പം, സബീജം, നിർബീജം, അങ്ങനെ ഒരുപാട് ശബ്ദങ്ങളുണ്ട്. ഈ ശബ്ദങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കേട്ടിട്ടുള്ള ഒന്നും ഒരിക്കലും അതിൻ്റെ വഴിക്കല്ല കേട്ടിട്ടുള്ളത്. അത് നമ്മുടെ മനസ്സിൽ ഒരുപാട് സങ്കല്പങ്ങൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സങ്കല്പങ്ങൾ ശരിയായി കൊള്ളണമെന്നില്ല. ശരിയായിട്ടുള്ളവരും കാണും, അവർക്ക് പിന്നെ ഇതിന്റെ ആവശ്യമില്ല. ഒരു പൊതുധാരണയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. മറ്റാരും അത് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള അർത്ഥത്തിലല്ല, സാധാരണ വരുന്ന സമൂഹത്തിൽ വരുന്ന തെറ്റിദ്ധാരണയെ കണക്കിലെടുത്തുകൊണ്ട് പറയുകയാണ്. സഗുണം നിർഗുണം ഇത്തരം കാര്യങ്ങളെല്ലാം മനുഷ്യന് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പോകുന്നതാണ്. അപ്പൊ രണ്ടു തരത്തിലാണ് ഈ വിദ്യ ഗ്രഹിക്കാവുന്നത്. ഒന്നുകിൽ അത് ആ ശാസ്ത്രത്തിന്റെ തന്നെ മാർഗത്തിലൂടെ ഗ്രഹിക്കുക, അതിന് സമ്പ്രദായത്തെ അപേക്ഷിക്കേണ്ടി വരും. പറയുന്നുണ്ട് ഈ സമ്പ്രദായം പറയുമ്പോൾ അത് ബ്രഹ്മാവിനും പരമശിവനും ഒക്കെ തുടങ്ങിയ സമ്പ്രദായമാണ്, വിദ്യാസമ്പ്രദായം. ഒന്നുകിൽ അങ്ങനെ ഗ്രഹിക്കുക, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഗ്രഹിക്കേണ്ടി വരും? സാധാരണഗതിയിൽ മഹാത്മാക്കളുടെ അനുഭവത്തെ അവർ വെളിപ്പെടുത്തുന്നു. ശാസ്ത്രത്തിൻ്റെതായ സാങ്കേതികത്വം ഉപയോഗിക്കാതെ അവരുടെ സഹജമായ ലളിതമായ അവരുടെ ആവിഷ്കാരങ്ങളിലൂടെ മനസ്സിലാക്കുക. മഹാത്മാക്കൾ എന്ത് ചെയ്യുന്നു? ലളിതമായ ഉപമകളിലൂടെ ലളിതമായ ഭാഷയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷെ അങ്ങനെ മനസ്സിലാക്കുമ്പോഴും ഇത് ആശ്രയിക്കുന്ന ആരെ? ശ്രോതാവിനെയാണ്. ലളിതമായി അത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അവനതിൻ്റെ ലാളിത്യത്തെ മനസ്സിലാക്കും, പക്ഷെ തത്വത്തെ ഗ്രഹിക്കത്തില്ല. അവൻ്റെ ലാളിത്യത്തെ ഗ്രഹിക്കത്തുള്ളൂ, അവൻ ലാളിത്യം പിടികിട്ടും. പറഞ്ഞ കാര്യം ലളിതമാണെന്ന്, പക്ഷെ അതിൻ്റെ ഗഹനത മനസ്സിലാകാതെ അവിടെയും ഉണ്ട്. അതിനും അങ്ങനെ ഒരു തകരാറുണ്ട്. ശാസ്ത്രത്തിൻ്റെ വഴിക്കാവുമ്പോഴും തകരാറുണ്ട്. അപ്പൊ ഈ രണ്ടു തരത്തിലാണ് സാധാരണ കാര്യങ്ങളെ ഗ്രഹിക്കുന്നത്. പലപ്പോഴും ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടിടത്തും പരാജയമായി. ലളിതമായ രീതിയിൽ മഹാത്മാക്കൾ ശാസ്ത്രത്തിന്റെ സങ്കീർണതകളെയെല്ലാം വിട്ട് സഹജമായ രീതിയിൽ തത്വത്തെ ബോധിപ്പിക്കാൻ ശ്രമിച്ചാലും അത് ഗ്രഹിക്കത്തില്ല. ശാസ്ത്രത്തിന്റെ രീതിയിലുള്ള പരിശ്രമവും കാണത്തില്ല. അതാണ് സാധാരണ മനുഷ്യന്റെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് അത്തരം ശാസ്ത്രത്തിന്റെ സങ്കേതങ്ങളെ വിട്ടിട്ട് നമ്മൾ പറയുമ്പോൾ ഇതിന് ഈ ഭാഷ നമുക്ക് ഉപയോഗിക്കും. പിന്നെ ഭാഷയിലും മറ്റും കാലം വരുത്തുന്ന മാറ്റങ്ങൾ, അതും ഒരു മുഖ്യ ഘടകമാണ്. എന്തായാലും അതിനെ ഏതെങ്കിലും ഒരു തരത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ധ്യാനത്തെ സംബന്ധിച്ച് ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിനെ സംബന്ധിച്ചുള്ള ഉപദേശങ്ങൾ, അതിനെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തു തന്നെയായാലും ശരി, ധ്യാനം അത് അനുഷ്ഠിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അത് അവന്റെ സ്വന്തം തന്നെയായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരാൾ ധ്യാനത്തെ ഉൾക്കൊള്ളുന്നതും അനുഷ്ഠിക്കുന്നതും അവൻ്റേതായ ഒരു മാർഗത്തിൽ മാത്രമേ അവന് സാധ്യമാകൂ. എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായ ധ്യാനമാണ് ആത്യന്തികമായിട്ട്. ഒരാൾ ധ്യാനിക്കുന്നത് പോലെ മറ്റൊരാൾക്ക് ധ്യാനിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ധ്യാനം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ധ്യാനം പഠിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ധ്യാനിക്കുന്നു ശീലിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം എന്താണോ? തൻ്റെതായ ധ്യാനത്തെ താൻ കണ്ടെത്തുകയാണ്. അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരത്തില്ല. വേറൊരാളുടെ ധ്യാനത്തെ നമ്മൾ ശീലിക്കുമ്പോഴാണ് നമുക്ക് ഉറക്കം വരുന്നത്. കാരണം അവിടെ താൻ തന്റെ ധ്യാനത്തിലെത്തിയില്ല. ധ്യാനത്തിന്റെ പന്ഥാവ്, ധ്യാനത്തിന്റെ ആ മാർഗം തന്റെ ഉള്ളിൽ തന്നെ അത് തുറക്കണം. തന്റേതായ ഒരു ധ്യാന സരണി തന്നിൽ അത് പ്രകടമാകണം, അത് തന്നിൽ വ്യക്തമായി വരണം. അപ്പൊ നമ്മൾ ധ്യാനത്തിന്റെ ആ ട്രാക്കിലേക്ക് വീഴണം. അങ്ങനെ വീണ് കഴിഞ്ഞാൽ പിന്നെ ധ്യാനിക്കുന്നവന് ഉറക്കം വരത്തില്ല. അപ്പൊ ധ്യാനം നമുക്ക് വളരെ രുചികരമായി തോന്നും. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ ധ്യാനത്തിന്റെ അന്തരായങ്ങൾ, അന്തരായം എന്ന് പറയും 15 ആന്തരായങ്ങളെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ധ്യാന മാർഗത്തെ പരിശീലിക്കുകയാണ്. അതൊരിക്കലും നമ്മുടെ ധ്യാനമാകത്തില്ല. ഓരോരുത്തർക്കും അവനവൻ്റെതായ ധ്യാനമുണ്ട്. ആത്യന്തികമായിട്ട് വെച്ച് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഗുരുവിന്റെ ആവശ്യമില്ല, ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല. ഗുരു ശാസ്ത്രമൊക്കെ ഉദ്ദേശിക്കുന്ന എന്താണോ, തന്റെ ധ്യാന മാർഗത്തെ തനിച്ച് തെളിയിച്ചു തരാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു യഥാർത്ഥ ഗുരു അത് തെളിയിച്ചു തരുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് അവർ തരുന്നത്. ഒരിക്കലും നമുക്ക് വേണ്ടി ഒരു ഗുരുവും ധ്യാനിക്കാറില്ല. തനിക്ക് വേണ്ടി താൻ തന്നെ ധ്യാനിക്കണം. അതിനെ നേരെ പറഞ്ഞു, ഉദ്ധരേത് ആത്മനാത്മാവാണ്. അപ്പൊ തനിക്ക് വേണ്ടി താൻ ധ്യാനിക്കുമ്പോൾ ആ ധ്യാനം തൻ്റെ തന്നെയായിരിക്കും, മറ്റൊരാളുടേതാകത്തില്ല. ഒരാൾ ധ്യാനിക്കുന്നത് പോലെ വേറൊരാൾക്ക് ധ്യാനിക്കാൻ ഒക്കത്തില്ല ഒരിക്കലും. അതിന്റെ ഒരു പ്രാരംഭം എന്നുള്ള നിലയ്ക്ക് ചില പൊതുവായ നിയമങ്ങൾ ഇവിടെ ഭഗവാൻ പറയുകയാണ്. പറഞ്ഞല്ലോ, ധ്യാനത്തിന്റെ തയ്യാറെടുപ്പാണ്. ആത്മസംസ്ഥം മനക്കൃത്വ എന്നോ മച്ചിത്ത എന്ന് പറഞ്ഞാലോ, അത് 100 പേര് അതിനെ ഗ്രഹിക്കുന്നത് 100 തരത്തിലായിരിക്കും. 100 പേരുടെ മനസ്സ് അതിനെ സ്വീകരിക്കുന്നത് 100 തരത്തിലായിരിക്കും. അത് ഓരോ വ്യക്തിക്കും അനുസരിച്ചായിരിക്കും. ഓരോ വ്യക്തി അതിനെ അനുഷ്ഠിക്കുന്നത് അവനവന്റെ രീതിക്കായിരിക്കും. അപ്പോൾ ഭഗവാൻ പറയുന്ന ഈ തയ്യാറെടുപ്പുകൾ ഒരാൾ ആത്മാർത്ഥമായിട്ട് പൂർത്തിയായി കഴിഞ്ഞാൽ അത് എന്താണ്, മച്ചിത്തത അതായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ആത്മത സംസ്ഥമായിക്കൊള്ളട്ടെ, ഏതായാലും ശരി, അത് തൻ്റെ ഉള്ളിൽ അത് തെളിഞ്ഞു വരും. അങ്ങനെ ഉള്ളിലേക്ക് തെളിഞ്ഞു വരുമ്പോൾ മനസ്സ് അതിനെ സ്വീകരിക്കും. ഒരിക്കലും പുറമേ നിന്ന് വച്ച് കെട്ടുന്നത് മനസ്സ് സ്വീകരിക്കത്തില്ല. മനസ്സെന്തുകൊണ്ട് വിഷയങ്ങളുടെ പുറകെ പോകുന്നു? അതിനത് ഇഷ്ടമായതുകൊണ്ടാണ്. നമ്മൾ ഇഷ്ടപ്പെടുത്തിയത് കൊണ്ടല്ല, വേറെ ആരും അതിനെ ഇഷ്ടപ്പെടുത്തിയില്ല, അതിനത് ഇഷ്ടമായി. അപ്പൊ ധ്യാനം മനസ്സിന് ഇഷ്ടമായി വരണം. മനസ്സിന് വച്ച് കെട്ടുന്നതാകരുത്. മനസ്സിന് നമ്മൾ വച്ച് കെട്ടുമ്പോൾ മനസ്സിനത് ഒരു ഭാരമാവും. ഭാരം വന്നാൽ നമ്മൾ എന്ത് ചെയ്യാൻ കുടഞ്ഞു കളയും, മനസ്സിനെ തള്ളിക്കളയും. അതാണ് ധ്യാനത്തിൽ നടക്കുന്ന യുദ്ധം എന്ന് പറയുന്നത്. ധ്യാനത്തിന്റെ മൽപ്പിടുത്തം അതാണ്, അതിന്റെ ആവശ്യമില്ല. നമ്മൾ ബാഹ്യമായി ധ്യാന മാർഗങ്ങളെ ഉൾക്കൊള്ളുമ്പോൾ അത് ആ മാർഗങ്ങൾ തൻ്റെതായി മാറുന്ന ഒരു ഘട്ടം വരും. തൻ്റെ മാർഗമായി അത് പരിണമിച്ച് വികസിക്കുന്ന ഒരു അവസ്ഥ വരും. അവിടെ മുതലാണ് ശരിക്കുള്ള ധ്യാനം തുടങ്ങുന്നത്. അപ്പോൾ ധ്യാനം വളരെ സുഖകരമായ ഒരനുഭവമായി തീരും. അപ്പോൾ ഇവിടെ പറയുന്ന എന്താണ്, പ്രശാന്താത്മാ പ്രശാന്തവാഹിത ചിത്തം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വരും. അപ്പം മനസ്സ് വിഷയങ്ങളിൽ നിന്ന് പിന്തിരിയാൻ തുടങ്ങും. അതുവരെ അതിന് പരിചയിച്ചിരുന്ന വിഷയങ്ങളെ അത് വിടാൻ തുടങ്ങും. അതിനാണ് നിരോധം എന്ന് പറയുന്നത്. പ്രത്യാഹാരം എന്ന് പറയുന്നു അത് തന്നെ. അതിന് ചിരപരിചിതമായിരിക്കുന്ന വിഷയങ്ങളെ വിട്ടിട്ട് അതിന് ഇഷ്ടമുള്ള പുതിയൊരു വിഷയത്തെ അതിന് കിട്ടുന്നു. അതിനുവേണ്ടിയിട്ടാണ് മച്ചിത്തത മത്പരത എന്ന് പറയുന്നത്. അപ്പം മറ്റ് താല്പര്യങ്ങൾ മനസ്സിന് പോകുന്നു. മറ്റ് താല്പര്യങ്ങളില്ലാത്തവന് പിന്നെ ഭയമില്ല. അതിനടുത്ത് പറഞ്ഞിരിക്കുന്നതാണ് വിഗത ഭീ, ഭയരഹിതനായിത്തീരുന്നു. ഈ ഭയം എന്ന് പറയുന്ന ഒരു നിസാര കാര്യമല്ല. ചെല്ലു പറയും ഞാൻ വലിയ ധീരനാണ്, അല്ല ഇനി ധീരനാണെന്ന് കരുതിയില്ലെങ്കിൽ ഒരാൾ പറയും എനിക്കങ്ങനെ ഭയമൊന്നുമില്ല. പക്ഷേ ധ്യാനിക്കുന്നവന് എപ്പോഴും ആ ധ്യാനഭ്രഷ്ടനാകുന്ന ഭയമാണ് അതിസൂക്ഷ്മമായ ഭയം. തന്റെ അസ്തിത്വത്തെക്കുറിച്ച് തന്നെയുള്ള ഭയം അവന്റെ ഉള്ളിൽ കിടപ്പുണ്ട് അതിസൂക്ഷ്മമായി. അതിനെ നമ്മൾ പറയുന്നു മരണഭയം എന്ന് പറയുന്നില്ലേ. അതില്ലാത്ത ജീവനില്ല. എപ്പോഴും മരണത്തെ നമ്മൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നില്ല. പക്ഷേ അതുകൊണ്ടെന്ന് നമുക്ക് മനസ്സിലാകും, നമുക്ക് പ്രതികൂലമായി നമ്മുടെ ശരീരത്തിനോ ഇന്ദ്രിയങ്ങൾക്കോ പ്രതികൂലമായി എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ ഉടൻ തിരിച്ചറിയുന്നു മരണഭയത്തെ. ഉടൻ ഉള്ളിൽ നിന്നത് പുറത്തു വരുന്നു. അപ്പോൾ അത് സ്ഥായിഭാവത്തിൽ ഉള്ളിലിരിക്കുകയാണ് ആ ഭയം. മനസ്സ് ഏകാഗ്രവും സൂക്ഷ്മവുമായി ചെല്ലുമ്പോഴാണ് ഈ ഭയം ഓരോ സന്ദർഭങ്ങളിലും പ്രകടമാകുന്നു. അതുകൊണ്ടാണ് അതിന് എടുത്തു പറയുന്നത് വിഗതഭി എന്ന് പറയുന്നു. ചിലർ ധ്യാനിക്കുമ്പോൾ അകാരണമായി ഭയപ്പെട്ടു പോകുന്നു. എന്തുകൊണ്ട്? മനസ്സൊന്ന് ഏകാഗ്രമാകുമ്പോൾ മനസ്സിന്റെ ഏറ്റവും മനസ്സിൽ രൂഢമായിരിക്കുന്ന സഹജമായിരിക്കുന്ന ഭാവങ്ങൾ പ്രകടമായി വരുന്നു. ചിലർ ധ്യാനം തുടങ്ങുമ്പോൾ കൂടുതൽ കാമാസക്തരായിത്തീരുന്നു. ചിലർ ഭയം പ്രകടിപ്പിക്കുന്നു. ചിലർ കൂടുതൽ കോപത്തെ പ്രകടിപ്പിക്കുന്നു. ഇതെല്ലാം ആ ജീവനിൽ രൂഢമായിരിക്കുന്ന ഭാവങ്ങളാണ്, സദാ സാധാരണഗതിയിൽ പ്രകടമാകാതിരിക്കുന്ന ഭാവങ്ങളാണ്. മനസ്സ് ഏകാഗ്രതയെ പ്രാപിക്കുമ്പോൾ ഇതെല്ലാം പുറത്തേക്ക് വരുന്നു. ഇങ്ങനെ അടിയിൽ കിടക്കുന്ന സാധനങ്ങൾ ഇളക്കി നോക്കുമ്പോഴാണ് പുറത്ത് കാണുന്നത്. അതുപോലെ അതുകൊണ്ട് അതിലേറ്റവും മുഖ്യമായ ഒരു കാര്യമാണ് ഈ ഭയം, മരണഭയം, അസ്തിത്വത്തെക്കുറിച്ചുള്ള ഭയം. അതാണ് മറ്റു പല ഭയങ്ങളായിട്ട് പരിണമിച്ചിരിക്കുന്നത്. പലതും നഷ്ടപ്പെടുമെന്നുള്ള ഭയം. നമ്മൾ അറിയാതെ തന്നെ വളരെ മൂല്യവത്തായി നമ്മൾ കരുതിയിരിക്കുന്ന പലതും നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നുള്ള ഒരു ഭയം. അതെല്ലാം ധ്യാനിക്കുന്നവന് വരാം. പലതരത്തിലുള്ള നഷ്ടബോധങ്ങൾ വരാം. അതെല്ലാം ഭയത്തെ ഉണ്ടാകും. ധ്യാനത്തിലവൻ വിഗതഭീയായിരിക്കുന്നു. പുറമേ നിന്ന് വരുന്ന പാമ്പിനെ പുലിയെ പേടിക്കുന്നതല്ല ഉള്ളിൽ നിന്ന് വരുന്ന ഭയങ്ങൾ. ആ ചിത്തത്തിന്റെ പ്രശാന്തവാഹിതം, അതിന്റെ അസ്പന്ദാവസ്ഥ, അതിന്റെ പ്രതിപരിണാമം, അത് ഈ ഭയത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നു. അപ്പൊ മനസ്സിൽ അത്തരം വിശുദ്ധമായൊരു ഭാവനയോടുകൂടി മനസ്സിൽ അങ്ങനെ ഒരു ഭാവനയെ ഉറപ്പിച്ച് പ്രതിഷ്ഠിച്ച് ഒരുവനിരിക്കുമ്പോൾ ഈ ചിത്തം, ഒരേ ഒരു ചിത്തം തന്നെയാണ് ഇത് രണ്ടും ചെയ്യുന്നത്. പറഞ്ഞല്ലോ ചിത്തം വായുവിനെ പോലെയാണ്. ആ ഒരേ ഒരു ചിത്തം തന്നെ അങ്ങനെ ഒരു ഭാവനയെ കൈക്കൊള്ളുന്നു. അങ്ങനെ ഒരു ഭാവനയെ കൈക്കൊള്ളുമ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ആ ചിത്തത്തിന്റെ ശേഷിച്ച അംശം അതിനോട് ചേരുന്നു. എങ്ങനെയാണോ വായു മൃദുവായി മൃദുവായി ആകാശത്തിനോട് അടുക്കുന്നത്, അത് ശാന്തമാകുന്നു, മന്ദമാരുതനാകുന്നു. അതുപോലെ അച്യുതാകാശത്തിലേക്ക് ഈ ചിത്തം, അച്യുതാകാശ ഭാവനയിലേക്ക് ഈ ചിത്തം വളരെ മൃദുവായി മന്ദമായി പരിണമിക്കുമ്പോൾ അത് സൂക്ഷ്മമാകുന്നു, അത് ഏകാഗ്രമാകുന്നു, അത് ശാന്തമാകുന്നു. അവനുള്ളിൽ ശാന്തി അനുഭവപ്പെടുന്നു. ധ്യാനം സുഖകരമായി തീരുന്നു. ഇനി ആത്മഭാവനയെ കുറിച്ച് പിന്നീട് പറയും. ഇവിടെ ഇപ്പോൾ അത് പറയുന്നില്ല. തുടക്കം ഇങ്ങനെയാകാനാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. ഇവിടെ പറയുന്നു എന്താണ്? പ്രശാന്ത പ്രകർഷേണ ശാന്ത ആത്മാന്തക്കരണയസ്യ. അങ്ങനെ ഏറ്റവും ശ്രേഷ്ഠമായ ശാന്തി, അതിലേക്ക് മനസ്സ് പോകുന്നു. വിഗതഭീ വിഗതഭയനായിത്തീരുന്നു. ബ്രഹ്മചാരി വ്രതേസ്ഥിത, ബ്രഹ്മചാരണോ വ്രതം ബ്രഹ്മചര്യം. ബ്രഹ്മചാരിയുടെ വ്രതത്തെയാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. പറയുന്നു, ഗുരുശുശ്രൂഷ ഭിക്ഷാന്നഭുക്യാദി തസ്മിൻ സ്ഥിത. ഇവിടെ ഭാഷകാരൻ അത് പറയുമ്പോൾ സന്യാസത്തിനോട് യോജിപ്പിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് പറയുന്നു, ഗുരുശുശ്രൂഷ ഭിക്ഷാന്ന ഭക്തി, കർമ്മങ്ങളെല്ലാം തിരിച്ചിരിക്കുന്നു. ഭിക്ഷാന്ന മാത്രം അത് ആ കർമ്മത്യാഗത്തെ കാണിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. സന്യാസിയോട് യോജിപ്പിച്ച് പറയുകയാണ്. ഭാഷകാരൻ സന്യാസ പക്ഷപാതിയാണ്. അതുകൊണ്ട് ഭിക്ഷാന്ന ഭക്തിയാദി തസ്മിൻ സ്ഥിത തദനുഷ്ഠാത, അത്തരം അനുഷ്ഠാനങ്ങളിൽ നിൽക്കുന്നു എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ ശ്രദ്ധ ചിന്തിക്കും, ഈ പറയുന്ന ഈ ധ്യാനം ഗൃഹസ്ഥന് പറ്റില്ലേ? ശങ്കരാചാര്യ നേരത്തെ പറഞ്ഞു, താൻ പറയുന്ന ധ്യാനം സമ്യക് ദർശനത്തിന്റെ അന്തരംഗ സാധനയായിരിക്കുന്നതാണ്, അത് സർവസംഗ പരിത്യാഗിക്കേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഗൃഹസ്ഥനോ ഗൃഹസ്ഥനുമാകാം ഈ പറയുന്ന കാര്യങ്ങൾ എന്താണ്? ധ്യാനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ധ്യാനത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലെങ്കിലും ഈ പറയുന്ന നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, ബ്രഹ്മചര്യം തുടങ്ങിയ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, മനസ്സിന് വിക്ഷേപം ഉണ്ടാക്കാതെ പരിശീലിക്കാം. പക്ഷെ ഇത് കൂടുതൽ സൗകര്യം ഇതെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നവർക്കാണ്. സന്യാസിക്കാണ് ഇത് കൂടുതൽ സൗകര്യം. അക്കാര്യത്തിൽ തർക്കമില്ല. അവന് ബാഹ്യമായ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കുന്നു. ഗൃഹസ്ഥനങ്ങനെയല്ല, ചുറ്റുപാടുകൾ പ്രതികൂലമായിരിക്കുന്നു. അവന്റെ മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്ന ഒരുപാട് ഘടകങ്ങൾ ചുറ്റുമുണ്ട്. സന്യാസിയാണെങ്കിലോ അത്തരം കാര്യങ്ങളിൽ നിന്ന് സ്വയം സ്വതന്ത്രനായിരിക്കുന്നു. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അയാൾക്ക് ഗൃഹസ്ഥനെ പോലെ ലൗകിക കാര്യങ്ങൾ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ അയാൾക്ക് ധ്യാനത്തിന് ഉപയോഗിക്കാം സ്വാതന്ത്ര്യത്തെ. ആ സൗകര്യങ്ങൾ ഉപയോഗിക്കാം. അപ്പോൾ ഇതെല്ലാം വളരെ അനായാസമായി തീരും. അതിന്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഇനി വേറെയും പറയും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തദനുഷ്ഠാത ഭവേത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നവനായി തീരണം. ഈശ്വരഭാവന കൊണ്ട് അത് വിശദീകരിക്കുന്നു ഇവിടെ. കിഞ്ച മനഃ സംയമ്യ മനസ്സോ വൃത്തി ഉപസംഹൃത്യ, മനസ്സിന്റെ വൃത്തികൾ ഉപസംഹരിപ്പിച്ചിട്ട്. ഈ ഭാഷ്യഭാഗങ്ങളാണ് നേരത്തെ ഞാൻ വിശദീകരിച്ചത്, ഭാഷ്യം വായിക്കാതെ തന്നെ. മനസ്സിന്റെ വൃത്തികളെ ഉപസംഹരിക്കുക, മനസ്സിന്റെ സ്പന്ദനങ്ങളെ, ചിത്തസ്പന്ദനങ്ങളെ അസ്പന്ദാവസ്ഥയിലേക്ക് കൊണ്ടുപോകുക, അതാണ് ഉപസംഹരിക്കുക എന്ന് പറയുന്നത്. അതിന് മുഖ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണോ, ചിത്തസ്പന്ദനം സ്ഥൂലമാകുന്നത് വിഷയങ്ങളോട് ബന്ധപ്പെടുമ്പോഴാണ്. ചിത്തത്തിന് സാധാരണഗതിയിൽ ഇഷ്ടം തോന്നുന്ന വിഷയങ്ങളോട് ബന്ധപ്പെടുമ്പോൾ ചിത്തസ്പന്ദനങ്ങൾ സ്ഥൂലമാകുന്നു. ആ ചിത്തസ്പന്ദനത്തിന്റെ സ്ഥൂലതയെ നമ്മൾ അനുഭവിക്കുന്നതാണ് കാമം, ക്രോധം, ലോഭം, മോഹം, അഹന്ത, മമത, ഇതെല്ലാം ഇതൊക്കെ തന്നെയാണ് ചിത്തത്തിന്റെ സ്ഥൂലസ്പന്ദനം. അതിനെ ഉപസംഹൃത്യ പറയും, അതിനെ ഉപസംഹരിക്കണം. ചിത്തത്തിനോട് പറയുകയാണ്, നീ ഇങ്ങനെ സ്പന്ദിക്കരുത് എന്ന് പറഞ്ഞാൽ അത് സ്പന്ദിക്കാതിരിക്കത്തില്ല. അതിന്റെ സ്വഭാവമാണ്, ശീലിച്ചു വന്നതാണ്. അപ്പൊ അതിന്റെ അസ്പന്ദനം, അതിന്റെ നിഷ്പന്ദത അതെങ്ങനെ സാധിക്കും? ഉപസംഹൃത്യ. ഇത് പരസ്പര അപേക്ഷമായിരിക്കുന്ന കാര്യങ്ങളാണ്. ആ ചിത്തത്തിന് പകരം വിഷയത്തെ വെച്ചു കൊടുക്കുക, അതാണ് മച്ചിത്തത. ഭഗവത് സ്മരണം, ഈശ്വരസ്മരണ ചിത്തത്തിന് വെച്ചു കൊടുക്കുക. അവിടെയും മനസ്സ് ചോദിക്കുന്നു, എങ്ങനെയുള്ള ഈശ്വരനെ സ്മരിക്കണം? ദേവനെ സ്മരിക്കണോ, ദേവിയെ സ്മരിക്കണോ? നാലുകാലുള്ള ദൈവമാണോ, രണ്ടുകാലുള്ള ദൈവമാണോ? ഇത്തരത്തിൽ പലതരത്തിലുള്ള ഭാവനകൾ വരും. പുരുഷനായിട്ട് വേണോ, സ്ത്രീയായിട്ട് വേണോ ഈശ്വരനെ സ്മരിക്കേണ്ടത്? അതെങ്ങനെ വരും? മച്ചിത്ത മൈ പരമേശ്വരേ ചിത്തം യേശു സ്വയം മച്ചിത്തോ. അവിടെ പറയുന്നു മൈ എന്ന് വെച്ചാൽ പരമേശ്വരൻ. എന്തായാലും അത് താനല്ല. താനെന്ന് പറയുമ്പോൾ താനതിന് യോഗ്യനല്ല. തന്നിൽ ആ പരമേശ്വര ഭാവമില്ല, മറിച്ച് ജീവഭാവമാണ്. സർവജ്ഞതയ്ക്ക് പോലും അവിടെ അല്പജ്ഞതയാണ്. സർവശക്തിത്വത്തിന് പോലും അവിടെ പരിച്ഛിന്നതയാണ്. അപ്പോൾ തനിക്ക് സങ്കല്പിക്കാവുന്നതിൽ ഏറ്റവും ഉദാത്തമായ ശ്രേഷ്ഠമായ ഒരു സങ്കല്പം അതാണ് ഈശ്വര സങ്കല്പം. അത് തൻ്റെ മനസ്സിന് ഇണങ്ങുന്നതുകൂടിയായി വരുമ്പോൾ അതിൽ ചിലപ്പോൾ പുരുഷഭാവമോ സ്ത്രീഭാവമോ മാതൃഭാവമോ പിതൃഭാവമോ ഗുരുഭാവമോ എന്ത് വേണം വരാം. അത് പിന്നെ തൻ്റെ മനസ്സിൻ്റെ ഇഷ്ടങ്ങളോടും താല്പര്യങ്ങളോടും കൂടെ ചേരുന്നതാണ്. അങ്ങനെയുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭാവനയെ മനസ്സിൽ പ്രതിഷ്ഠിക്കുക, ഉറപ്പിക്കുക. മനസ്സ് അതിലേക്ക് ആകർഷിക്കത്തക്ക തരത്തിൽ മനസ്സിനത് സ്വയം അനുഭവപ്പെടണം. താൻ തിരഞ്ഞു നടക്കുന്ന വിഷയങ്ങളെക്കാൾ ഇത് ശ്രേഷ്ഠമാണെന്ന് മനസ്സിന് സ്വയം ബോധ്യമാവണം. അങ്ങനെ ബോധ്യമാകത്തക്ക തരത്തിൽ അതിനെ ഉറപ്പിക്കുക. ആ ഉറപ്പിക്കുന്നിടത്താണ് ഈ തർക്കങ്ങളെല്ലാം. അത് ദ്വൈതമാണോ അദ്വൈതമാണോ, വിശിഷ്ടാദ്വൈതമാണോ സഗുണമാണോ ദുർഗുണമാണോ, ഈ തർക്കങ്ങളെല്ലാം ആ ഒരു ഭാഗത്താണ്. ധ്യാനിക്കുന്നവന്റെ മനസ്സിൽ അതൊന്നുമില്ല. അവിടെ യുക്തിയില്ല, തർക്കമില്ല. അവനെ സംബന്ധിച്ച് അവന്റെ മനസ്സിന് പരമാവധി ഈശ്വര തത്വത്തെ എങ്ങനെ ഉൾക്കൊള്ളാമോ, തന്റെ തുച്ഛമായ അഹന്തയുടെ തലത്തിലല്ല, ശരിക്കും ഈശ്വരനെ അതിന്റെ തലത്തിൽ എങ്ങനെ ഉൾക്കൊള്ളാമോ അങ്ങനെ മനസ്സിൽ ഒരു ഭാവന മനസ്സിൽ വയ്ക്കുക. അതാണ് മച്ചിത്തൻ എന്ന് പറയുന്നത്. ചിത്തത്തിൽ അത്തരൊരു ഭവന ദൃഢമായി വരുമ്പോൾ ആ ചിത്തം എന്ത് ചെയ്യുന്നു, ആ ചിത്തത്തിൽ വിഷയപ്രവണമായിരിക്കുന്ന ഭാഗം, വിഷയങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചിത്തം തിരിഞ്ഞ് അതിലേക്ക് പോകും. അത് മനസ്സിൻ്റെ ഒരു സ്വഭാവമാണ്. ശ്രേഷ്ഠമായതെന്തോ അതിലേക്ക് അത് പോകും. അത് ശ്രേഷ്ഠമായിരുന്നാൽ പോരാ, അതിന് തോന്നണം ഇത് ശ്രേഷ്ഠമാണ്. വിഷയം ശ്രേഷ്ഠമായതുകൊണ്ടല്ല, മനസ്സിന് തോന്നിയത് ശ്രേഷ്ഠമാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു, മനസ്സിന് ശീലിപ്പിക്കുന്നത് ശ്രേഷ്ഠമാണ്. ഈശ്വരനാണ് പരമം, നീ ആശ്രയിക്കേണ്ടത് പരമമായി ആശ്രയിക്കേണ്ടത് എന്ന് മനസ്സിനെ പഠിപ്പിക്കുന്നു. അതാണ് ഭാവന. മനസ്സതിലേക്ക് പോകുന്നു. അവിടെ മുതൽ മനസ്സിന്റെ പ്രത്യാഹാരം, വൃത്തി നിരോധം എല്ലാം ആരംഭിക്കുന്നു. മനസ്സിന്റെ അന്തർമുഖത, മനസ്സിന്റെ അന്തപ്രവണത അതാരംഭിക്കുന്നു. മനസ്സ് ഊർധ്വഗാമിയായിത്തീരുന്നു. യോഗികളുടെ ഭാഷയിൽ പറഞ്ഞു നിമ്നഗാമിയായിരിക്കുന്ന മനസ്സ് ഊർധ്വഭാഗിയായിത്തീരുന്നു, മച്ചിത്തനായിത്തീരുന്നു. അങ്ങനെ വരുമ്പോൾ എന്താണ്, മച്ചിത്ത യുക്ത സമാഹിത സന്നാസീത. അവിടെ സമാഹിതനായിരിക്കുന്നു. ആ സമാഹിതമായ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്, മനസ്സിന്റെ ആ ഏകാലംബനത. മനസ്സേതൊരു ഭാവത്തെയാണോ ഭാവന ചെയ്യുന്നത്, ആ ഭാവനയിലേക്ക് മനസ്സ് മൊത്തം മാറിക്കൊണ്ടേയിരിക്കും. ഏറ്റവും ദിവ്യവും ഈശ്വരീയവും ആയതുകൊണ്ട് മനസ്സിന്റെ അങ്ങോട്ടുള്ള ഭാവന അത് വളരെ ശാന്തമായ രീതിയിലായിരിക്കും. അവിടെ മനസ്സിന്റെ സ്പന്ദനങ്ങൾ വളരെ മൃദുവായിരിക്കും. അങ്ങനെയാണ് ആകാശത്തോട് പോയി ചേരുമ്പോൾ അതിന്റെ സ്പന്ദനങ്ങൾ മൃദുവായിത്തീരുന്നു. അതുപോലെ ഈ ചിതാകാശത്തിലേക്ക് അല്ലെങ്കിൽ ഈശ്വരീയമായ ദിവ്യമായ ഭാവനയിലേക്ക് മനസ്സ് അടുക്കുമ്പോൾ അതിൻ്റെ സ്പന്ദനം മൃദുവായിത്തീരുന്നു. മറിച്ചാണെങ്കിലോ കാമത്തിലേക്കും ക്രോധത്തിലേക്കും പോകുമ്പോൾ അത് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ശരീരത്തെയും എടുത്തു വലയ്ക്കുന്നു. അതിന് നേരെ വിപരീതമായ അനുഭവം. അപ്പൊ ധ്യാനത്തിൻ്റെ തയ്യാറെടുപ്പ് ഒരുവൻ ആ ഭാവനയിൽ മനസ്സിന് ദിവ്യമായ പരിശുദ്ധമായ ആ ഭാവനയെ നിലനിർത്തുന്നതാണ്. ഇതിനെല്ലാം കൂടി ചേർത്തിൻ്റെ കീഴിൽ പറയും ദൈവീ സമ്പത്ത്. അത്തരൊരു സമ്പത്ത് മനസ്സിന് സമാഹരിക്കുന്നതിലാണ് സാധകന്റെ പ്രഥമ പരിശ്രമം. അല്ലാതെ ഓടിച്ചെന്ന് ഒരു ഇരിപ്പിടം എടുത്തിട്ട് അതിൽ കയറിയിരുന്ന് ധ്യാനിച്ചു തുടങ്ങുന്നതല്ല. അങ്ങനെ ചെയ്യാമെന്നുള്ളൊരു കാര്യമില്ല. അങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ധ്യാനത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. സമാഹിതനായിരിക്കുക, മനസ്സിന്റെ ഏകാലംബനത, അതിനെ മനസ്സ് തന്നെ തിരിച്ചറിയുക. മനസ്സ് അസ്പന്ദമാകുന്നത് മനസ്സിന് തന്നെ ബോധ്യപ്പെടുക. മനസ്സ് ആ ശാന്തിയെ മനസ്സ് ആവാഹിക്കുന്നത് സ്വാനുഭവത്തിൽ തന്നെ വരിക. അത് സാധ്യമായിത്തീരുക, അത് അനായാസമായി സാധിക്കുക. അതുകൂടിയുണ്ട്, ക്ലിഷ്ടതകളിലൂടെയല്ല. മത്പരോ അഹംപരോ യേശു സ്വയം മത്പര, അങ്ങനെ വരണമെങ്കിൽ മനസ്സ് മത്പരനായിരിക്കും, പരമേശ്വരപരനായിരിക്കും. അവനീ അഹന്തയുടെ ഈ വ്യക്തിയുടെ ക്ഷുദ്രമായ താല്പര്യങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാണ്. തുച്ഛമായ ഇഷ്ടാനുഷ്ഠാനങ്ങളിൽ നിന്നും കുറഞ്ഞത് ആ സമയത്തേക്കെങ്കിലും അവൻ മുക്തനായിരിക്കണം. എന്തുകൊണ്ട്? ധ്യാനിക്കുമ്പോൾ മനസ്സ് പല കാര്യങ്ങളിലേക്ക് പോകുന്നു, മനസ്സിൽ പല താല്പര്യങ്ങളുള്ളതുകൊണ്ടാണ്, പല ആഗ്രഹങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നതുകൊണ്ടാണ് മനസ്സ് അതിനോട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചിന്തിച്ച് മനസ്സ് ആ വഴിക്ക് പോകുന്നു. ഇവിടെ എന്താണ്? തത്പരനായിരിക്കുന്നവൻ. ഇവിടെ ധ്യാനം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ 1500 രൂപയൊക്കെ ഫീസ് അടച്ച് പഠിക്കുന്ന ധ്യാനമല്ല. ഇത് മോക്ഷത്തിന് ഉപകരിക്കുന്ന ധ്യാനമാണ്. മറ്റേ അങ്ങനെയല്ല. നമ്മൾ പറയും നമ്മുടെ മനസ്സിന്റെ ടെൻഷൻ കുറയ്ക്കാനോ തൽക്കാലത്തേക്ക്, അതിന് ധ്യാനം തന്നെ വേണമെന്നില്ല, വേറെയും വഴികളുണ്ട്. അതേ കാശ് കൊടുത്താൽ കിട്ടും, ടെൻഷനും കുറയും, ആനന്ദവും കിട്ടും. ഇവിടെ അതല്ല പറയുന്നത്. ഇവിടെ ഈ ധ്യാനം എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് മുക്തിയിലേക്ക് നയിക്കുന്ന കാര്യമാണ്. എങ്ങനെയുള്ള ആത്യന്തികമായ സംസാര മോചനത്തിന് വേണ്ടിയിട്ടുള്ള ധ്യാനമാണ് ഭഗവാൻ പറയുന്നത്. അത് അതിനുള്ള ശരിയായ തയ്യാറെടുപ്പോടുകൂടി തന്നെ. പരിശ്രമം വേണ്ടി വരുന്നത് ധ്യാനത്തിനല്ല, ധ്യാനത്തിന് മുമ്പുള്ള തയ്യാറെടുപ്പുകൾക്കാണ് പരിശ്രമം വേണ്ടി വരുന്നത്. ധ്യാനം എന്ന് പറഞ്ഞാൽ ഒരാൾ ധ്യാനത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, അയാളുടെ മനസ്സ് ആ ധ്യാനത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ധ്യാനത്തിൽ പരിശ്രമമുണ്ട്. ധ്യാനം അനായാസമാണ്, ധ്യാനം സുഖകരമാണ്. എന്തുകൊണ്ട്? മനസ്സവിടെ അസ്പന്ദമായിത്തീരുന്നു, മനസ്സ് തന്റെ സത്വത്തോട് അടുത്തു വരുന്നു, ഏകീഭവിക്കുന്നു. അതുകൊണ്ടവിടെ എന്തനുഭവമാണോ നമുക്കുണ്ടാകുന്നത് അത് സ്ഥായിയായിരിക്കും, തൽക്കാലത്തേക്കുള്ളതല്ല. സ്ഥായിയായ അനുഭവമായിരിക്കും. അത് ധ്യാനം വിട്ടുകഴിഞ്ഞാൽ അതിൻ്റെ സ്വാധീനം, ധ്യാനം വിട്ട് വ്യവഹാരത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ ധ്യാനം നിൽക്കത്തില്ല. പക്ഷെ അതിന്റെ സ്വാധീനം അവനെപ്പോഴും അതിന്റെ സ്വാധീന വലയത്തിലായിരിക്കും. ധ്യാനത്തിന്റെ അനായാസം അവന്റെ ജീവിത വ്യവഹാരങ്ങളിലും കാണും. ജീവിതത്തിന്റെ ഏത് മുഹൂർത്തത്തിലും അവൻ ധ്യാനത്തിൽ നിന്ന് കൈവരിച്ച ആ അനായാസതയെ സ്വാംശീകരിച്ചിരിക്കും. അതവനെ വിട്ടുപോകത്തില്ല. അത് ഏത് പ്രക്ഷുബ്ധമായ ഗുരുണാപി നബിചാര്യനെ എടുത്ത് പറയും, ഏറ്റവും ഗൗരവതരമായ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളിലും ധ്യാനം അവന് നേടിക്കൊടുത്തിരിക്കുന്ന സമചിത്തത അവന് കൈവിടുന്നില്ല എന്നാണ്. അതാണ് ധ്യാനത്തിന്റെ പ്രയോജനം. അതാണ് ആത്യന്തികമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന മോക്ഷം ധ്യാനം നൽകുന്നു എന്ന് പറയുന്നത്. അത് താൽക്കാലികമായ ഒരു മോചനമല്ല. പറയുന്നു, മത്പരോഹം പരോ യസ്യ സ്വയം. മത്പരനായിരിക്കുന്നു അവന് മറ്റു താല്പര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നു. ഉദാഹരണം പറയുന്നു, ഭഗവത് ഭവതി കശ്ചിത് രാഗി, രാഗമുള്ളവൻ സ്ത്രീചിത്ത സ്ത്രീചിത്തനായിരിക്കുന്നു. നത് സ്ത്രീയമേ പരത്വന കരണാദി. പക്ഷെ അവൻ സ്ത്രീയെ തന്നെ പരമമായി കാണുന്നില്ല. അതായത് അതൊരു ഉദാഹരണമായി പറഞ്ഞ അവൻ ഇഷ്ടപ്പെടുന്ന ഒരു വസ്തുവിനെ തന്നെ അവൻ പരമമായി കാണുന്നില്ല. കിംദർഹിപിന്നെയോ രാജാവിനെ മഹാദേവം. അവൻ ചിലപ്പോൾ അതിനും വലുതായി രാജാവിനെ കാണും, അതിനും വലുതായി അവൻ മഹാദേവനെ കാണും. പക്ഷെ ഒരു വിഷയത്തിൽ അവന് രാഗമുണ്ടെങ്കിൽ അവൻ തത്പരനുമായിരിക്കും. അപ്പൊ ഇവിടെ എന്താണ്? ഈശ്വര ഭാവന അവന്റെ മനസ്സിനുണ്ട്. അതേസമയം അവന് ഇഷ്ടമുള്ള മറ്റു വിഷയങ്ങളിൽ ചുറ്റിപ്പറ്റി അവന്റെ മനസ്സ് നിൽക്കുകയും ചെയ്യുന്നു. രണ്ടിലും പെടാത്ത ഒരവസ്ഥ. അങ്ങോട്ടുമുണ്ട്, ഇങ്ങോട്ടുമുണ്ട്. വിഷയങ്ങളോടുള്ള താല്പര്യവും കുറെ അവൻ സംരക്ഷിക്കുന്നു. അവന്റെ മനസ്സിൽ കുറെ ഈശ്വര ഭാവനയുണ്ട്. അങ്ങനെയല്ല പറയുന്നു, അയന്തു മച്ചിത്വം മത്പരശ്ച. അവിടെ ഇത് രണ്ടും ഒരുമിച്ചിരിക്കുന്നു. അവന്റെ താല്പര്യങ്ങളും അന്തിമമായി അവസാനിച്ചിരിക്കുന്ന ഈശ്വരനിൽ തന്നെ അവന്റെ മനസ്സിലെ ഭാവനയും ആത്യന്തികമായി നിലനിൽക്കുന്നത് ഈശ്വരനിൽ തന്നെ. ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയുന്നത് ഒരാളായുള്ള ജീവിതത്തിൽ സദാസമയവും അനുഷ്ഠിച്ചില്ലെങ്കിൽ കൂടി, ഞാൻ ധ്യാനിക്കാൻ പോവുകയാണ്, മറ്റ് വ്യവഹാരങ്ങളെല്ലാം വിട്ട് ഇനി ധ്യാനം അത് ശീലിക്കുന്നു എന്ന് കരുതുന്ന സമയത്തെങ്കിലും, ധ്യാനത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുന്ന സമയത്തെങ്കിലും അവന്റെ മനസ്സിൽ ഈശ്വരഭാവനയെ നിർത്തി മറ്റു താല്പര്യങ്ങൾ, ഈശ്വരഭാവനയെ നിർത്തുന്നതുകൊണ്ടാണ് മറ്റു താല്പര്യങ്ങൾ പോകും. അവന്റെ മനസ്സിന് ആ ഭാവനയിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചാൽ, ആ ഭാവനയെ ഉൾക്കൊള്ളാൻ അവന്റെ മനസ്സിനെ വിട്ടുകൊടുത്താൽ, മനസ്സിനെ സാധാരണ നമ്മൾ വിഷയങ്ങളിലേക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അത് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മളോട് ചോദിച്ചിട്ടല്ല മനസ്സ് പോകുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? മനസ്സിലൊരു ഉദാത്തമായ സങ്കല്പം, ഈശ്വരനെ കുറിച്ചുള്ള ഒരു സങ്കല്പം വെച്ചിട്ട് ഏത് തരത്തിലാണെങ്കിലും മനസ്സിനെ അങ്ങോട്ട് വിട്ടുകൊടുക്കുക. മനസ്സ് സ്വയം ധ്യാനിച്ചോളൂ. മനസ്സിനെ കൊണ്ട് നമ്മൾ ധ്യാനിപ്പിക്കണ്ട. മനസ്സിന് ഇഷ്ടമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മനസ്സ് സ്വയം ധ്യാനിച്ചോളൂ. മനസ്സ് ധ്യാനമയമായി തീരും. നമ്മൾ സാധാരണ മനസ്സിനെ കൊണ്ട് ധ്യാനിപ്പിക്കുകയാണ്. അപ്പം മനസ്സിനെ കൊണ്ട് ധ്യാനിപ്പിക്കാൻ ശ്രമിക്കരുത്. ഈ മനസ്സിനെ കൊണ്ട് ധ്യാനിപ്പിക്കാൻ ശ്രമിക്കുന്നതും മനസ്സാണ്. മനസ്സ് സ്വയം മാറി നിന്നിട്ടും മനസ്സിനെ കൊണ്ട് ധ്യാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് വേണ്ട. മനസ്സ് സ്വയം ധ്യാനിച്ചോട്ടെ. ധ്യാനിപ്പിക്കുന്നവനായി മനസ്സ് മാറി നിൽക്കരുത്. മനസ്സിൽ ഏത് ഭാവനയാണോ നിൽക്കുന്നത് ആ ഭാവനയിലേക്ക് മനസ്സ് സ്വയം ഒത്തുചേരണം. അങ്ങനെ ചേരുന്നതിനുള്ള സ്വാതന്ത്ര്യം മനസ്സിന് കൊടുത്താൽ മതി. മനസ്സിന്റെ മേലിൽ അഹന്തയുടെ ബലപ്രയോഗം നടത്തരുതെന്ന് ചുരുക്കം. അപ്പൊ ഈശ്വര ഭാവനയിലേക്ക് മനസ്സ് തനിയെ പൊക്കോളും. അതാണ് ധ്യാനത്തിന്റെ ആദ്യപടി. പ്രശാന്താത്മാ വിഗതഭീർ ബ്രഹ്മചാരിവൃത്തേ സ്ഥിതഃ മനസ്സംയമ്യ മചിത്തോ യുക്ത ആസീത മത്പരഃ. ശാന്തി ശാന്തി ശാന്തി.